സമാനനാമരൂപത്വപി അവിരോധോ ദർശനാദ് സ്മൃതേശ്ച. എല്ലാ സമാനനാമരൂപത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു വരികയാണ്. ഓരോ സൃഷ്ടിയിലും ഓരോ കൽപ്പത്തിലും ഓരോ കൽപ്പങ്ങൾക്കും ആദ്യ അന്തമുണ്ട്. ഞാനവിടെയെല്ലാം നാമരൂപങ്ങൾ സമാനമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പ്രളീയമാനമഭി ചൈതം ജഗത് ശക്തി അവശേഷമേവ പ്രളീയത്തെ. മഹാപ്രളയത്തിൽ ഈ ജഗത്ത് പൂർണ്ണമായും വിലയിക്കുന്നു എന്നാണ് വേദം പറയുന്നത്. ഇവിടെ പറഞ്ഞ ശ്രുതി സ്മൃതി ഇതിഹാസങ്ങളെല്ലാം അങ്ങനെ പറയുന്നു, അതാണ് പ്രമാണം. അല്ല, നമ്മളാരും കണ്ടിട്ടില്ല അത്. ആ പ്രമാണത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ അതിനെ അംഗീകരിക്കണം. ജഗത്തിനൊരു പ്രളയം എന്ന് വെച്ചാൽ വിലയെ സംഭവിക്കുന്നു. പ്രളയം എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നാണ്. ഇവിടെ അർത്ഥമല്ല, ഇവിടെ വിലയിക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രളീയമാനമപി ചൈതം ജഗത് ശക്തി അവശേഷമേ പ്രളീയത. ഒരു ശക്തി അവശേഷിപ്പിച്ചുകൊണ്ടാണ് അത് വിലയിക്കുന്നത് എന്ന്. വീണ്ടും സൃഷ്ടിക്ക് കാരണമാകുന്ന ഒരു ശക്തി ആ പ്രളയത്തിൽ അവശേഷിക്കുന്നു. ശക്തി അവശേഷമേവ പ്രളീയത, ശക്തി മൂലമേവ ച പ്രഭവതി. ആ ശക്തി ആശ്രയിച്ച് തന്നെ അടുത്ത സൃഷ്ടി ഉണ്ടാകുന്നു. ഇതെല്ലാം ലയിക്കുന്ന ഇവിടെ സംസ്കാര രൂപത്തിൽ ആ ശക്തിയിലിരിക്കുന്നു. വീണ്ടും ആ ശക്തിയിൽ നിന്ന് പ്രകടമാകുന്നു. ഇതരഥ ആകസ്മികത്വ പ്രസംഗ. അപ്പോൾ പ്രളയത്തെ അംഗീകരിക്കുന്നു സൃഷ്ടി പ്രളയങ്ങൾ. അതിൽ തന്നെ മഹാപ്രളയവും അവാന്തര പ്രളയവും രണ്ട് പറയുന്നുണ്ട് പുരാണങ്ങളിലും മറ്റും. ബ്രഹ്മാവ് ഉറങ്ങുന്നത് അവാന്തര പ്രളയം, ആ ബ്രഹ്മാവിൻ്റെ തന്നെ നാശം മഹാപ്രളയം. ബ്രഹ്മാവും ഇല്ലാതാകുന്നു, പുതിയ ബ്രഹ്മാവ് ചാർജെടുക്കുന്നു, ആണ് പുതിയ സൃഷ്ടി. ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അപ്പോ ഈ പ്രളയ സമയത്ത് ഒന്ന് അവശേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടി ആകസ്മികം എന്ന് പറയേണ്ടി വരും. കാരണം പൂർവ്വകൽപ്പവും ഈ കൽപ്പവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇടയ്ക്ക് എന്തെങ്കിലും വേണമെന്നോ? വിശേഷിച്ച് ഇവിടെ പറയുന്ന എന്താണ്? ദേവന്മാരും അവരുടെ നാമങ്ങളും എല്ലാം നിത്യമാണെന്നാണ്. പൂർവകൽപ്പത്തിലും ഹിരണ്യഗർഭൻ, ഈ കൽപ്പത്തിലും അതേ ഹിരണ്യഗർഭൻ. എന്നുവെച്ചാൽ ആ സ്ഥാനത്ത് ഒരാള്, ആ പേരും അങ്ങനെയാണ്. അപ്പൊ ഈ നാമവും ഈ ദേവനും ഇങ്ങനെ തുടർച്ചയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മഹാപ്രളയത്തിൽ ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ടായാലേ പറ്റൂ. അതിനാണ് ഇവിടെ ശക്തി എന്ന് പറയുന്നത്. അത് ആ ശക്തി ആണെന്ന് പറയുന്നു ആകസ്മികത്വ പ്രസംഗം. അത് അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഇതെല്ലാം ആകസ്മികമായി ഉണ്ടാകുന്നു. ആകസ്മികമായി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കാരണം കൂടാതെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവ്യവസ്ഥിതമായി പോകും, അതിനൊരു വ്യവസ്ഥയില്ലാതെ വരും. അപ്പോൾ പൂർവ്വ കൽപ്പത്തിലെ കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കാൻ ഈ കൽപ്പത്തിൽ ആളില്ലാതെ വരും. ഇതിൻ്റെ സംസ്കാര രൂപത്തിൽ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ശക്തി എന്ന് പറയുന്നത്. നഹി അനേച്ച അനേകാകാരാഹ ശക്തേഹ ശക്തിയെ കൽപ്പയതും. അപ്പോൾ ശക്തി എന്ന് പറയുമ്പോഴും അത് അനേക സ്വഭാവത്തിൽ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും വിലയിക്കാൻ പറ്റിയ ഒന്ന്, അതിൽ നിന്ന് പിന്നെ എല്ലാം പ്രകടമാകുന്നു, അതിനാണ് ശക്തി എന്ന് പറയുന്നത്. അത് തന്നെ പല സ്വഭാവത്തെ കാണിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയിലും എന്താണ് തകരാറ് വരുന്നത്, അഗ്നി എന്ന് പറയുന്നത് ചിലപ്പോൾ ശീതമായിരിക്കും, ചിലപ്പോൾ ഉഷ്ണമായിരിക്കും, അങ്ങനെ വരാൻ പാടില്ല. കാരണം ഇവിടുത്തെ വ്യവസ്ഥയിൽ അവ്യവസ്ഥിതി വരാൻ പാടില്ല. ജലം ശീതമായിരിക്കും, ചിലപ്പോൾ അത് കഠിനമായിരിക്കും, ചിലപ്പോൾ മൃദുവായിരിക്കും, ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പോൾ സൃഷ്ടിയിലൊരു വ്യവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥയ്ക്കെല്ലാം കാരണമായ ഒരു ശക്തി, ആ ശക്തിയാണ് ഈ വ്യവസ്ഥയെല്ലാം നിർണയിക്കുന്നത്. അതുകൊണ്ടുള്ള പറയുന്നത് അനേകാകാര ശക്തി ശക്തിയ കൽപ്പയിതും, അനേകാകാരത്തിലുള്ള ശക്തികളെ കൽപ്പിക്കാൻ സാധ്യമല്ല. തതശ്ച വിശ്ചിദ്യ വിശ്ചിദ്യ അപ്യ ഉദ്ഭവതാം ഭൂരാദി ലോകപ്രവാഹാണ ദേവതിരിങ് മനുഷ്യലക്ഷണാനാം ച പ്രാണിനികായ പ്രവാഹാണാം വർണ്ണാശ്രമ ധർമ്മ ഫലവ്യവസ്ഥാനാം ച അനാദു സംസാരേ നിയതത്വം ഇന്ദ്രിയ വിഷയ സംബന്ധ നിയതത്വവത് പ്രത്യേതവ്യം. ഇവിടെ വേദനിത്യത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. വേദനിത്യമാണ് ഇവിടെ ഈ യുഗത്തിന് മാത്രമല്ല, ഈ കൽപ്പം മുഴുവൻ വേദം നിത്യമാണ്, ശബ്ദം നിത്യമാണ്, അതുപോലെ തന്നെ സൃഷ്ടി. ഇതിങ്ങനെ അനാദി അനന്തമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയ അനുസരിച്ച് പറയുകയാണ്. അനാദി അനന്തമാണ് എന്ന് പറയുന്നത്. പ്രളയം സംഭവിക്കുന്നു, പ്രളയത്തിൽ ഒരു ശക്തി ശേഷിക്കുന്നു, അവിടെ സംസ്കാരം ഇരിക്കുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ പ്രകടമാകുന്നു. അതുകൊണ്ട് പ്രപഞ്ചം നിത്യമാണ് എന്നൊന്നും ധരിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിന്റെ നിത്യത്വത്തെക്കുറിച്ചാണ്. പക്ഷെ ആ നിത്യത്വം എന്ന് പറയുന്നത് അദ്വൈതി പറയുമ്പം അതിന് പ്രത്യേകതയുണ്ട്, അതിവിടെ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ അത് മുമ്പ് പറഞ്ഞല്ലോ, ജീവന്റെ സുഷുപ്തിയും ജാഗ്രതയും പോലെ ഈ പ്രപഞ്ചത്തിനും ഒരു സുഷുപ്തിയുണ്ടതാണ് പ്രളയം. ജാഗ്രത പോലെ പ്രപഞ്ചത്തിനും ഉണ്ടൊരു ജാഗ്രത്, അതാണ് സൃഷ്ടി. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് പറയുന്നു, ആ പ്രളയത്തിൽ ഒരു ശക്തി, ആ ശക്തി എങ്ങനെ ഇരിക്കുന്നു, ആ ശക്തിയിൽ സംസ്കാരങ്ങളെല്ലാം ഇരിക്കുന്നു, അതുകൊണ്ട് വീണ്ടും വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഓരോ ജീവന്റെയും ജാഗ്രതയിൽ ഒരു പ്രളയം സംഭവിക്കുന്ന സുഷുപ്തി. അപ്പോൾ ആ സുഷുപ്തിയിലും എന്താണ് ഒരു ശക്തി, ആ ശക്തിയിൽ ഇതിൻ്റെയൊക്കെ സംസ്കാരം വേണ്ട, അതിന് നല്ല വേണ്ടി ജാഗ്രത ഉണ്ടാകേണ്ടത് ആകാം. മഹാപ്രളയത്തിൽ ഒരു ശക്തിയെ സ്വീകരിക്കാമെങ്കിൽ സുഷുപ്തിയിൽ എന്തുകൊണ്ടൊരു ശക്തിയെ സ്വീകരിച്ചുകൂട. മഹാപ്രളയത്തിൽ സംസ്കാരങ്ങൾ ആ സംസ്കാരങ്ങളിൽ നിന്ന് വീണ്ടും പഴയതുപോലെ, അത് ഉപനിഷത്തിൽ പറയുന്നില്ലേ, സിംഹം ഉണർന്നു കഴിഞ്ഞാൽ സിംഹമായി ഉണരുന്നു, വ്യാഘ്രം വ്യാഘ്രമായി മശകം കൊതുക് കൊതുകായി തന്നെ ഉണരുന്നു. അത് തന്നെ ഇവിടെയും പറയുന്നു. കപ്പം കഴിഞ്ഞടുത്ത് ഒരു സൃഷ്ടി വരുമ്പോൾ വീണ്ടും അവിടെ ഒരു ഹിരണ്യഗർഭം വരുന്നു, ഋഷി വരുന്നു, മനുഷ്യൻ വരുന്നു, എല്ലാം വരുന്നു. അപ്പോ സുഷുപ്തി കഴിഞ്ഞ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ആകസ്മികത്വം ഒഴിവാക്കാൻ, ആകസ്മികമായി ഹേതുക്കളൊന്നും കൂടാതെ തന്നെ ഇത് സംഭവിക്കുന്നു, ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ശക്തിയും ആ ശക്തിയിൽ ഇതിന്റെ എല്ലാം ബീജവും സ്വീകരിക്കുന്നെങ്കിൽ സുഷുപ്തിയിൽ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? സ്വീകരിക്കും. അവിടെ ദോഷമൊന്നുമില്ല, അദ്വൈതത്തിനെതിരൊന്നുമല്ല. പക്ഷേ അവിടെ എന്താണ്? അതേ സുഷുപ്തിയെ കുറിച്ച് തന്നെ പറയുന്നു, ഏകമാണ്, അദ്വൈതമാണ്. ഇവിടെ ഇങ്ങനെ എന്താണ്, ഒരു സൃഷ്ടി സംഭവിക്കുന്നു, ഒരു പ്രളയം സംഭവിക്കുന്നു, അവിടെ ആ പ്രളയത്തിൽ ഒരു ശക്തി അവശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നു എന്താണ്, ഇവിടെ ഒരു സൃഷ്ടിയുമില്ല, പ്രളയവുമില്ല, പ്രപഞ്ചവുമില്ല, സത്തല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് സുഷുപ്തിയെ കുറിച്ച് പറയുന്നത്. രണ്ടും പറയും, രണ്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം കാണരുത്. മുമ്പും പറഞ്ഞതാണ്, ഇതെല്ലാം ഏകമായ സത്ത് തന്നെയാണ്. ആ സത്തിൽ നിന്ന് വേറിട്ട് ഒരു സൃഷ്ടിയും പ്രളയവും ഇല്ല എന്ന് പറഞ്ഞാലും ശരിയാണ്. അനാദി അനന്തമായ ഒരു സംസാരം, സൃഷ്ടിയോ പ്രളയമോ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ അനാദി അനന്തമായ സംസാരം. അത് മുമ്പ് പറഞ്ഞതുപോലെ ഏത് ദൃഷ്ടിയിൽ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അധ്യാരോപ ദൃഷ്ടിയിൽ പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട്, അവിടെ ശക്തിയുണ്ട്, അത് വിലയിക്കുന്നു, അതിൽ സംസ്കാരമുണ്ട്, അവിടെ കാര്യകാരണ ഭാവമുണ്ട്, അതെല്ലാം പറയാം. മറിച്ചൊരു ദൃഷ്ടി പറയുമ്പോഴാണ് പറയുന്നത് എന്താണ്, ഇവിടെ അതിനുവേണ്ടി സുഷുപ്തിയിലോ പ്രളയത്തിലോ പോകേണ്ട കാര്യമുണ്ട്, ഈ ജാഗ്രത്തിൽ തന്നെ നോക്കിയാൽ മതി. ഈ ജാഗ്രത്തിൽ തന്നെ എന്താണ്, സത്തിൽ നിന്ന് അന്യമായിട്ട് പരമാർത്ഥത്തിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ജാഗ്രത്തിൽ തന്നെ ഒരു കാര്യകാരണഭാവം കിട്ടത്തില്ല. കാര്യമായ ഒരു ഒന്ന്, അതിന് കാരണമായ മറ്റൊന്ന്, അങ്ങനെ ഒരു ഭേദം ജാഗ്രത്തിലില്ല. ജാഗ്രത പോലും ഇല്ലാത്ത പിന്നെ എങ്ങനെ സുഷുപ്തിയിലുണ്ടാകും? അങ്ങനെയും ചിന്തിച്ച് മനസ്സിലാക്കും. അത് എങ്ങനെ നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അത് പരസ്പരം വിവാദം ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ഇപ്പോൾ ജാഗ്രതത്തിലെ ബോധം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് മുഖ്യമായി നിൽക്കുന്നത്? ജാഗ്രത് ബോധത്തിന് ആധാരമായിരിക്കുന്നു കാലബോധമാണ്. പ്രധാനമായിട്ടിരിക്കുന്നു കാല എന്ന് പറയുന്ന ബോധം. അതുകൊണ്ടാണ് ചിലടത്ത് കാലത്തെ അവിദ്യ എന്നും പറയും അദ്വൈതത്തിൽ. ഈ കാലബോധം അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ജാഗ്രത് ബോധം. ഒരാൾ ജാഗ്രതത്തിലേക്ക്, ജാഗ്രത എന്ന് പറഞ്ഞാൽ പകലെന്നുള്ള അർത്ഥം ധരിച്ചോളൂ. ഇപ്പൊ പകലാണ്, പക്ഷെ ഇവിടെ എത്രയും പേര് സുഷുപ്തിയിലിരിക്കുന്നു. അതുകൊണ്ട് ജാഗ്രത എന്ന് പറയുമ്പോൾ പകലെന്ന് ധരിക്കരുത്. അപ്പോ ആ ജാഗ്രത ബോധം എന്ന് വെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുന്നത് എവിടെയായാലും ശരി, പകലായാലും ശരി, രാത്രിയായാലും ശരി, ഉണർന്നിരിക്കുമ്പോൾ അവിടെ എന്താണ്, അവിടെ അതിനാധാരമായിരിക്കുന്ന കാലബോധമാണ്. ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് കാലബോധമുണ്ട്. അതുകൊണ്ട് സാധാരണ പറയാറില്ലേ, അവന് സ്ഥലകാലബോധമൊന്നുമില്ലാതെ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ഇത് രണ്ടുമില്ല, സ്ഥല ദേശബോധവുമില്ല, കാലബോധവുമില്ല. അപ്പൊ ഈ കാലബോധത്തിലാണ് നമുക്ക്, കാലമെന്ന് പറയുന്ന ഒരു ബോധമാണ്. ബോധം ജീവന്റെ ഉള്ളിൽ പലതരത്തിൽ സ്ഫുരിക്കുന്നു, അതിലൊന്നാണ് കാലബോധം. ആ കാലബോധത്തിന് എന്താണ്, ഒരു മൂർത്തമായ ഭാവമുണ്ട്. മൂർത്തമായ ഭാവം എന്ന് പറയുമ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാമെന്നുള്ളൊരു ഒരു ഭാവം അതിനല്ല. കാലഭാവത്തിന് കാലത്ത് നമുക്ക് മണക്കാനോ രുചിക്കാനോ സ്പർശിക്കാനോ ഒന്നും കഴിയത്തില്ല. പക്ഷേ ദേശബോധം അങ്ങനെയല്ല, കാലബോധത്തോടൊപ്പം വരുന്നതാണ് ദേശബോധം. അവിടെ എന്താണ്? അവിടെ മൂർത്തമായ ഭാവമുണ്ട്. ദേശം നമുക്ക് സ്പർശിക്കാം, ഏത് ദേശമാണ് അത്. ഇനി ദേശത്തെയും അമൂർത്തം എന്ന് പറയും, കാരണം മൂർത്തമായ വസ്തുക്കളിലൂടെ അമൂർത്തമായ ദേശത്തെ ഗ്രഹിക്കുന്നു എന്നെല്ലാം പറയും. അങ്ങനെ തന്നെ മനസ്സിലാക്കാം, അല്ല ദേശത്തെ മൂർത്തമായും ഗ്രഹിക്കാം. മൂർത്തമായ വസ്തുക്കളിലൂടെയാണ് നമുക്ക്, അല്ലെങ്കിൽ മൂർത്തമായ ഉപാധികളിലൂടെയാണ് നമുക്ക് ദേശത്തിന്റെ ബോധം ഉണ്ടാകുന്നത്. ദേശം എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ മുമ്പും പിമ്പും മുകളും താഴെയും കിഴക്കും പടിഞ്ഞാറും എല്ലാം കൂടെ എല്ലാം എന്താണ്? നമുക്കിതെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാമെന്നുള്ള കാര്യമാണ്. ഈ കാലദേശ ബോധം, മൂർത്തവും അമൂർത്തവുമായ കാലദേശ ബോധങ്ങളെ ആശ്രയിച്ചാണ് ഈ ജാഗ്രത് ബോധം നിൽക്കുന്നത്. അപ്പോൾ ജാഗ്രതത്തിലെ ഈ ബോധം എന്ന് പറയുന്നത്, ജാഗ്രത് ബോധത്തെ നമ്മൾ സാധാരണ പറയുന്ന എന്താണ്? ഇത് വർത്തമാനം പറയുന്നത്. എൻ്റെ ഈ ജാഗ്രത് അത് ഒരു നിമിഷത്തിലേക്ക് ചുരുങ്ങാം, അല്ലെങ്കിൽ അത് ദീർഘവുമാകാം. വർത്തമാനം എന്ന് പറയുന്ന അങ്ങനെ നമുക്കൊരു സമയക്ലിപ്തത വയ്ക്കാൻ നോക്കില്ല. നമ്മളത് വ്യാകരണത്തിൽ പഠിക്കും വർത്തമാനകാലം എന്ന് പറയുന്നു. അതിന് സമയക്ലിപ്തത വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വർത്തമാനമാണ്. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാകാം, ഇതും വർത്തമാനമാണ്. ഞാനത് ഈ ഒരു മണിക്കൂർ ഞാൻ ജാഗ്രതയായിരിക്കുന്നു എന്ന് പറയാം. ഇനി ഒരു പകൽ മുഴുവൻ പറയാൻ ഞാൻ ജാഗ്രതയാണ്. ഒരു പകലും രാത്രിയും ഒരാൾ പറയും ഞാൻ ഉറങ്ങിയില്ല, ജാഗ്രതയാണ്. അപ്പോൾ ജാഗ്രതയിലെ ഈ കാലം എന്ന് പറയുന്നത് സങ്കോച വികാസ സ്വഭാവമുള്ളതാണ്. അത് സൂക്ഷ്മവുമാവും അത് വ്യാപകവുമാവും, കാലത്തിന്റെ സ്വഭാവമാണ് അതല്ലേ. ബ്രഹ്മാവിന്റെ പകലെന്ന് പറയുന്നത് നമ്മുടെ പകലല്ല, യുഗങ്ങളാണ്. അപ്പോൾ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ജാഗ്രത് വർത്തമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്, നമ്മുടേതല്ല. ഇനി ഇത്രയും ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കിട്ടിയിട്ടില്ലാത്ത പ്രാണികളെ സംബന്ധിച്ച് അവരുടെ വർത്തമാനം എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായിരിക്കും, വളരെ സങ്കോചം വന്നതായിരിക്കും. മനുഷ്യന്റെ അത്രയും വികാസം വന്നതായിരിക്കും. പക്ഷേ കഴിഞ്ഞ ജാഗ്രതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വർത്തമാനമായി ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ജാഗ്രത മുഴുവൻ നമുക്കൊരു വർത്തമാനമായിട്ടെടുക്കാം. ജാഗ്രത മുഴുവൻ ഭാഷയിലും അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പഠതി പച്ചതി എന്നൊക്കെ പറയുമ്പോൾ ഈ ജാഗ്രത മുഴുവൻ നടക്കുന്ന സംഭവമാണെങ്കിൽ അതിനെ എന്തെടുക്കും? ജാഗ്രത വർത്തമാനമായിട്ടെടുക്കും. പക്ഷേ കഴിഞ്ഞ ജാഗ്രതത്തിലാണ് സംഭവിച്ചതെങ്കിലോ നമുക്ക് ഈ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അതിനെ വർത്തമാനമായിട്ടെടുക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ പറയും പൂർവം, ഭൂതം. വരാൻ പോകുന്നതിനെ പറയും ഭാവി. ഇനി ഈ വർത്തമാനത്തെ തന്നെ നമ്മൾ വർത്തമാനകാലത്തെ സങ്കോചിപ്പിച്ച് നമ്മളെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാമെന്നുള്ള ഈ നിമിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പ് പൂർവം, ഈ ജാഗ്രതത്തിൽ മുമ്പ് സംഭവിച്ചതെന്ന് പറയും. കഴിഞ്ഞതെല്ലാം പൂർവം. ഈ ജാഗ്രതത്തിൽ തന്നെ അടുത്ത സുഷുപ്തിക്ക് മുമ്പ് വരാൻ പോകുന്നതെല്ലാം ഭാവി. പക്ഷെ വർത്തമാനത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണോ, അത് സങ്കോച വികാസ സ്വഭാവമുള്ളതാണ്. എങ്ങനെ നമ്മളതിനെ ഗ്രഹിക്കുന്നു അതനുസരിച്ചിട്ടാണ്. എന്തുകൊണ്ട് ഒരു ജാഗ്രത എന്ന് പറയുന്നത് കഴിഞ്ഞ സുഷുപ്തിയും വരാൻ പോകുന്ന സുഷുപ്തിക്കും ഇടയ്ക്കുള്ള കാലമാണ്. ഇതെന്തിനാണത് വിശദീകരിക്കുന്നത്? പ്രളയവും ഇതും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പൂർവ സുഷുപ്തിയും വരുന്ന സുഷുപ്തിക്കും ഇടയ്ക്കുള്ള ഈ സങ്കോച വികാസ രൂപത്തിലുള്ള കാലബോധം, അതിനാണ് നമ്മൾ വർത്തമാനം എന്ന് പറയുന്നത്. ഈ ഇതിനൊരു വർത്തമാന കാലമായിട്ടെടുത്തു കഴിഞ്ഞാൽ പൂർവ സുഷുപ്തി, അത് പൂർവമായി വരാൻ പോകുന്ന സുഷുപ്തിയും ജാഗ്രതും അത് ഭാവിയായി, അതുപോലെ പൂർവ എല്ലാ ജാഗ്രതകളും പൂർവമായി കാലഭേദം വരുന്നു. ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത് എന്താണോ, കാര്യകാരണഭാവത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ജാഗ്രതത്തിലാണ് നമ്മൾ കാര്യകാരണഭാവങ്ങളെ മനസ്സിലാക്കുന്നത്. എങ്ങനെ കുലാലൻ മണ്ണുകൊണ്ട് പാത്രത്തെ ഉണ്ടാക്കുന്നു, അവിടെ മണ്ണെന്ന് പറയുന്നത് കാരണമാണ്, കുലാലൻ എന്ന് പറയുന്നത് കാരണമാണ്, കപാലങ്ങൾ ഉണ്ടാക്കുന്നു ഓട് അത് കാരണമാണ്, അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു പാത്രത്തെ ഉണ്ടാക്കുന്നത് കാര്യമാണ്. അങ്ങനെ ഈ ജാഗ്രതയിൽ നിശ്ചയിക്കുന്നതാണ് കാര്യകാരണം. ഈ ജാഗ്രതയിൽ നിശ്ചയിക്കുന്ന ഈ കാര്യകാരണഭാവത്തിന് ഇവിടെ അദ്വൈതം പറയുന്നത് എന്താണോ, ഇതിന് ഈ ജാഗ്രതത്തിന് ആധാരമായിരിക്കുന്ന സത്യയുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഈ കാര്യകാരണഭാവങ്ങൾ ജാഗ്രതത്തിൽ അനുഭവിക്കുന്നുണ്ട്, അനുഭവ വിഷയമായി നിൽക്കുന്നു. ആ അനുഭവ വിഷയമായിരിക്കുന്നിടത്താണ് നമ്മൾ കാര്യകാരണഭാവത്തെ കാണുന്നത്. അനുഭവത്തിന്റെ വിഷയത്തിൽ, ജ്ഞാനത്തിന്റെ വിഷയത്തിൽ പറയുന്നു എന്താണ്, ഇത് മണ്ണ് കാരണമാണ്, പാത്രം കാര്യമാണ്. അപ്പൊ കാര്യകാരണഭാവം നിൽക്കുന്ന ഇവിടെ ജ്ഞാന വിഷയത്തിൽ. പക്ഷേ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, തന്റെ സ്വരൂപമാണ്, അത് സത്വമാണ്. ആ സത്തയിൽ, തന്റെ സ്വരൂപമായിരിക്കുന്ന സത്തയിൽ ഈ കാര്യകാരണഭാവം കാണുന്നില്ല. ജാഗ്രതയിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും? തന്റെ സത്യയാകുന്ന സ്വരൂപത്തിൽ മണ്ണും പാത്രവും പോലെയുള്ള കാര്യകാരണഭാവത്തെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്വൈതി പറയുന്നത് എവിടെയാണോ എന്താണോ പ്രതീതിക്ക് വിഷയമായിരിക്കുന്നത് ജാഗ്രതയിൽ, ആ പ്രതീതി വിഷയത്തിൽ മാത്രമേ ഉള്ളൂ കാര്യകാരണബന്ധം. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തിൻ്റെയെങ്കിലും കാര്യകാരണഭാവത്തെ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ പ്രതീതി ഉണ്ടായിരിക്കും, എന്ന് വെച്ചാൽ ജ്ഞാനം ഉണ്ടായിരിക്കും. ആ ജ്ഞാന വിഷയത്തിൽ മാത്രമേ അതെവിടെയാലും ശരി കാര്യകാരണഭാവത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രതീതിയുടെ വിഷയമായി എല്ലാത്തിനും പരിശോധിച്ച് നോക്കുന്നു, ജാഗ്രതത്തിനെ, സ്വപ്നത്തെ, സുഷുപ്തിയെ. അപ്പോൾ ഇതിൽ പരസ്പരമുള്ള കാര്യകാരണഭാവത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ ആദ്യം നമ്മൾ തിരിച്ചറിയണം. എവിടെയെല്ലാം കാര്യകാരണഭാവങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രതീതി വിഷയത്വമുണ്ട്. ആ ബന്ധത്തെ നമ്മൾ തിരിച്ചറിയണം. പ്രതീതി വിഷയത്വം ഉണ്ടെങ്കിലേ കാര്യകാരണഭാവത്തെ മനസ്സിലാക്കും. ഞാൻ പറയുന്നു എന്താണോ, ഈ ജാഗ്രതത്തിന് മുമ്പ് എനിക്കൊരു സുഷുപ്തി ഉണ്ടായിരുന്നു, ആ സുഷുപ്തിക്ക് മുമ്പ് എനിക്കൊരു ജാഗ്രത ഉണ്ടായിരുന്നു, ആ സുഷുപ്തിയിൽ എന്താണെന്നുള്ളതൊന്നും ഞാൻ അറിഞ്ഞില്ല, പക്ഷേ ആ കഴിഞ്ഞ ജാഗ്രതത്തിൽ ഞാൻ പുരുഷനായിരുന്നു അല്ലെങ്കിൽ സ്ത്രീയായിരുന്നു, ഈ ജാഗ്രതത്തിലും ഞാൻ പുരുഷനാണ്. അവിടെ എന്ത് വരുന്നു? പൂർവ്വജാഗ്രതത്തിൽ പുരുഷനായിരുന്നവൻ, അതാണ് ശ്രുതി പറയുന്നത്, സിംഹം സിംഹമായി തന്നെ തിരിച്ചു വരുന്നു, വ്യാഘ്രം വ്യാഘ്രമായി തന്നെ വരുന്നു എന്ന് പറയുന്നു. പൂർവ്വജാഗ്രതത്തിൽ പുരുഷനായിരുന്നവൻ ഈ ജാഗ്രതത്തിലും പുരുഷനായിരിക്കണമെങ്കിൽ, പൂർവ്വജാഗ്രത ഈ ജാഗ്രതയും തമ്മിൽ ഒരു ബന്ധം വേണം. അത് കാര്യകാരണ ബന്ധം തന്നെയാണ്. ആ ഒരു ബന്ധം ഉണ്ടായാലേ പൂർവ്വജാഗ്രത പുരുഷൻ ഈ ജാഗ്രതത്തിലും പുരുഷനാകാൻ പറ്റൂ. അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ എങ്ങനെ പൂർവ്വജാഗ്രതത്തിലെ പുരുഷൻ ഈ ജാഗ്രത പുരുഷനാകും? അത് മാത്രമല്ല, അതുപോട്ടെ, പൂർവ്വജാഗ്രത്തിൽ എന്ത് ചെയ്തു, കുലാലൻ മണ്ണ് ശരിക്ക് കുഴച്ചു വെച്ചു പാത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതിന് പാകം വരണം, പുളിപ്പുണ്ടാവണം മണ്ണിന്, എന്നാലേ ശരിക്കും പാത്രം ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഈ ജാഗ്രതത്തിൽ എന്ത് ചെയ്തു, കുലാലനതുകൊണ്ട് പാത്രത്തെ ഉണ്ടാക്കി. എന്നിട്ട് ഒരാൾ ചിന്തിക്കുകയാണ്, പൂർവ്വജാഗ്രത്തിലെ ആ മണ്ണ് ഈ ജാഗ്രത്തിലെ പാത്രത്തിന് കാരണമായി, ഇവിടെ കാര്യകാരണഭാവം സ്പഷ്ടമാണ്. ഇങ്ങനെ ഓരോ ജാഗ്രത്തിലും എന്ത് വരുന്നു, പരസ്പരം കാര്യകാരണഭാവമുണ്ട്. അങ്ങനെ ഈ കാര്യകാരണഭാവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന തകരാറെന്താണ്, പൂർവ്വജാഗ്രത്തിൽ കുലാലൻ മണ്ണെല്ലാം തയ്യാറാക്കി വെച്ചു, ക്ഷീണമൊന്ന് ഉറങ്ങിപ്പോയി. ഈ ഉറക്കത്തിൽ എന്താ പറയുന്ന, അദ്വൈതി എല്ലാം പോയി, കേവലമായ ആത്മാവ് മാത്രം. അവിടെ മണ്ണുമില്ല, കുലാലനുമില്ല, ഒന്നുമില്ല. ഈ ജാഗ്രതത്തിൽ എന്ത് വരുന്നു, എങ്ങനെ പാത്രത്തെ ഉണ്ടാകും, എന്തുകൊണ്ട് സുഷുപ്തിയിൽ സർവശൂന്യമെന്നാ പറയുന്നു. സുഷുപ്തിയിൽ സർവശൂന്യത്തെ സ്വീകരിക്കാൻ പറ്റില്ല. സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർവ്വജാഗ്രതത്തിലെ മണ്ണിനെയും ഈ ജാഗ്രതത്തിലെ പാത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് അത് നഷ്ടപ്പെട്ടുപോയി. അതാണ് യുക്തി. അപ്പൊ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന എന്ത് വേണം, ആ സുഷുപ്തിയിൽ ഇതൊന്നും നശിച്ചിട്ടില്ല. സുഷുപ്തി ഇതെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ പറയും എന്താണ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഇതെല്ലാം പ്രതീതി വിഷയമായിട്ടുണ്ടായിരുന്നു. കുലാലനെ സംബന്ധിച്ചിടത്തോളം കുലാലന്റെ പ്രതീതിക്ക് വിഷയമായിരുന്നു. ഈ പറയുന്ന ജാഗ്രത് സുഷുപ്തി, പിന്നെ വരുന്ന ജാഗ്രത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചല്ല, കുലാലനെ സംബന്ധിച്ചാണ്. കുലാലൻ ഒരു ജാഗ്രതത്തിൽ മണ്ണ് കുഴച്ചു വെച്ചു, വീണ്ടും സുഷുപ്തനായി അടുത്ത ജാഗ്രതത്തിൽ പാത്രത്തെ ഉണ്ടാക്കി, ഇടയ്ക്കെല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ മണ്ണിനെയും അടുത്ത ജാഗ്രതത്തിലെ പാത്രത്തെയും എന്ത് ബന്ധിപ്പിക്കും, ബന്ധിപ്പിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാം നശിക്കുന്നില്ല. ഇനി ഒന്നുകിൽ ഒന്ന് പറയാം, എന്താണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു, കുലാലൻ അറിഞ്ഞില്ല, അതാണ് സാമാന്യ യുക്തി പറയുന്നത്. മണ്ണവിടെ ഉണ്ടായിരുന്നു, എവിടെയാണോ കുഴിച്ചു വെച്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കുലാലൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് കുലാലം കിടന്നുറങ്ങി നമ്മളെല്ലാം കാണുന്നുണ്ട്. അപ്പോ ബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലാതെ അവിടെ വസ്തുക്കൾക്കൊന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അല്ല, പുറമേ കുലാലൻ കുഴിച്ചു വെച്ച മണ്ണ് ഇവിടെ കുലാലന്റെ ആത്മാവിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? ഇതെല്ലാം വിലയിച്ചു എന്ന് പറഞ്ഞു അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. കുലാലൻ ബോധമുണ്ടാവില്ല അത്രേ ഉള്ളൂ. ഇവിടെ വെളിച്ചമില്ലെങ്കിൽ ഈ വസ്തുക്കൾ നമ്മൾ കാണുന്നില്ല. വെളിച്ചമില്ലാത്തതൊക്കെ ലയിച്ചു പോയി, വെളിച്ചം വന്നപ്പോൾ ഇതൊക്കെ വീണ്ടും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? അതുപോലെ സുഷുപ്തി എന്ന് പറയുന്ന ബോധശൂന്യമായ ഒരവസ്ഥയിൽ അതൊന്നും അറിഞ്ഞില്ല, അതവിടെ ഉണ്ടായിരുന്നു. അടുത്ത ജാഗ്രതത്തിലേക്ക് കുലാലൻ ഉണർന്നു വന്നു, കുലാലനെ കുറിച്ചൊക്കെ ബോധമുണ്ടായി, കുലാലൻ പ്രവർത്തിക്കുന്നു, പാത്രത്തെ ഉണ്ടാക്കി. അപ്പോൾ കാര്യകാരണ ഭാവം എന്ന് പറയുന്ന അവിടെ നഷ്ടപ്പെടുന്നില്ല, ബോധം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ഇത് സാമാന്യമായ വ്യക്തി പറയുന്നു. അദ്വൈതി പറയുന്ന എന്താണ്, അദ്വൈതി ഈ പറയുന്ന വ്യക്തിയെ അദ്വൈതിക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. എന്താണ്, മണ്ണ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, അത് നശിച്ചില്ല, ബോധമേ നഷ്ടപ്പെട്ടു എന്നുള്ള ആ യുക്തി ആർക്കും നിഷേധിക്കാൻ പറ്റും? ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ സുഷുപ്തിയിൽ സർവവും അസ്തമിച്ച് കേവലം പുലാലൻ സത്താ മാത്രനായിരുന്നു എന്ന് പിന്നെ എങ്ങനെ പറയാൻ കഴിയും? ബോധം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അവിടെ അദ്വൈതി പറയുന്നത് ജാഗ്രതത്തിൽ ഈ വിഷയങ്ങളെ നാമ രൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ വിഷയങ്ങളെയെല്ലാം ഒരാൾ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം ഒരാൾക്ക് വിഷയമായി വരുന്നത്, അയാളുടെ ഉള്ളിൽ ബോധം സ്ഫുരിക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം ബോധവിഷയമാണ്. അത് പൂർവ്വജാഗ്രത ആയാലും ശരി, ഈ ജാഗ്രത ആയാലും ശരി, ബോധവിഷയമായിട്ടാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത്. ആ ബോധവിഷയമായിട്ട് അനുഭവപ്പെടുന്ന ഇതെല്ലാം തന്നെ സത്തായിട്ടും അനുഭവപ്പെടുന്നു. ബോധവിഷയമായി അനുഭവപ്പെടുന്ന ഈ വസ്തുക്കൾ കഴിഞ്ഞ ജാഗ്രത്തിൽ ഈ ജാഗ്രത്തിലും സമാനമായി ഒരു മാറ്റവും കൂടാതെ സത്തായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ നിഷേധിക്കാൻ കഴിയാത്തത്. സുഷുപ്തിയിൽ തന്നെ നിഷേധിക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ്. കാരണം ഒരു വസ്തുവിനെ നമ്മൾ നിഷേധിക്കണമെങ്കിൽ അതിനെ അത് സത്തായിട്ട് അനുഭവപ്പെട്ടാൽ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരു വസ്തുവിനെ നിഷേധിക്കണമെങ്കിൽ അത് അസത്തായിട്ട് അനുഭവപ്പെടണം, എന്നാൽ നിഷേധിക്കാൻ പറ്റും. ആകാശ കുസുമം എന്ന് പറയുന്നു, അങ്ങനെ ഒരു കുസുമം ഇല്ല. നമുക്ക് നിഷേധിക്കുക എന്തുകൊണ്ട്? നമ്മുടെ അനുഭവത്തിൽ തന്നെ അത് അസത്തായിട്ട് വരുന്നു, അങ്ങനെ ഒരു പുഷ്പം. പക്ഷേ മൃത്തും ഘടവും അത് പൂർവ്വജാഗ്രതത്തിലും ഈ ജാഗ്രതത്തിലും ബോധത്തിനും വിഷയമായി വരുന്നത് സത്തായിട്ടാണ്. ഇപ്പൊ സത്തായിട്ട് വരുന്നതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? നിഷേധിക്കാൻ കഴിയത്തില്ല. സത്തായിട്ട് വരുന്നു എന്ന് മാത്രമല്ല, അത് യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമായും ഇരിക്കുന്നു. അപ്പൊ യഥാർത്ഥമായ അനുഭവത്തിന് സത്തായതുകൊണ്ടാണ് പറയുന്നത്, യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. അപ്പൊ യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സത്തായിരിക്കുന്ന ഒരു വസ്തുവിനെ തനിക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം നിഷേധിക്കണമെങ്കിൽ എവിടെ നിഷേധിക്കണം? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു വസ്തുവിനെ അംഗീകരിക്കണമെങ്കിലും അതിനെ നിഷേധിക്കണമെങ്കിലും ബോധത്തിലേ പറ്റും. ബോധം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ, ഒരു അവസ്ഥയിൽ മാത്രമേ നോക്കുന്നതിന് അംഗീകരിക്കാനും നിഷേധിക്കാനും പറ്റൂ. എന്റെ മുമ്പിൽ ഈ പുസ്തകം ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് പറയണമെങ്കിലും പുസ്തകത്തിന്റെ അസ്തിത്വത്തെ എനിക്ക് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് ബോധം വേണം. ഇനി എനിക്ക് അസ്തിത്വത്തെ നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? ബോധം വേണം. ബോധമില്ലെങ്കിൽ ഇല്ലെന്നും പറയാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ഇല്ലെന്ന് അറിയാൻ കഴിയത്തില്ല. അറിവിനെ തുടർന്ന് വരുന്ന വ്യവഹാരങ്ങളോ ഒന്നും സംഭവിക്കത്തില്ല. ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെ അറിയുന്നതിനും തുടർന്ന് വരുന്ന വ്യവഹാരങ്ങൾക്കുമെല്ലാം ബോധം ആവശ്യമാണ്. ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിനുമെല്ലാം ബോധം ആവശ്യമാണ്. അപ്പോ ജാഗ്രത എന്ന് പറയുന്നത് പൂർവമായാലും ശരി വർത്തമാനമായാലും ശരി എല്ലാം ജാഗ്രത. വ്യത്യാസം വരുന്ന എന്താണ്? കാലഭേദം. ഇതിനെ നമ്മൾ വർത്തമാനം എന്ന് പറയും, കഴിഞ്ഞുപോയതിനെ പൂർവ്വം എന്ന് പറയും. അപ്പോ പൂർവ്വജാഗ്രതത്തിലെ മൃത്ത് അതിനെങ്ങനെ അറിഞ്ഞു? സത്തായിട്ട് അറിഞ്ഞു. ഈ ജാഗ്രതത്തിൽ എന്ത് ചെയ്യുന്നു? പാത്രം. അതിനെങ്ങനെ അറിയുന്നു? സത്തായിട്ട് അറിയുന്നു. അപ്പൊ സത്തായിട്ട് ഇതിനെ അറിയുന്നത് കൊണ്ട് തന്നെ ഇതിനെ സത്തായിട്ട് അറിയുന്ന ഒന്നിനെ നമുക്ക് നിഷേധിക്കാൻ ജാഗ്രതത്തിൽ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പറയുന്നു എന്താണോ, ഓരോ ജാഗ്രതും ഈ ജാഗ്രതും തമ്മിൽ ബന്ധമുണ്ട്. കുലാലം പറയുന്നു, കാര്യകാരണ ബന്ധമുണ്ട്, ആ വസ്തുവിനും ബന്ധമുണ്ട്. കാരണം ജാഗ്രതത്തിൽ ഈ വസ്തുക്കൾ, അത് മൃത്തായാലും ശരി പാത്രമായാലും ശരി, അനുഭവപ്പെട്ടത് സത് രൂപത്തിലാണ്. സത് രൂപത്തിൽ അനുഭവപ്പെടുന്ന ഒന്നിനെ നിഷേധിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് സുഷുപ്തി വരുന്നത്. സുഷുപ്തിയിൽ എന്താണ് പറയുന്ന അദ്വൈതി? കേവലമായ സത്ത മാത്രം, സത്തയല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ പറയുന്നത് ഒന്ന്, സുഷുപ്തിയിൽ താനൊന്നിനെയും അറിഞ്ഞില്ല, അത് പറയുന്നു. അത് സർവസമ്മതമായ അനുഭവത്തെയാണ് പറയുന്നത്. സുഷുപ്തിയിൽ യാതൊന്നിനെയും അറിഞ്ഞില്ല. പക്ഷെ ഒന്നുകൂടി പറയുന്നു എന്താണ്? ദ്വിതീയം നാസ്തി, രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല, കേവലമായ സത്ത മാത്രമായിരുന്നു എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ വിലയിക്കുമ്പോൾ അവിടെ ഒരു ശക്തി അവശേഷിച്ചു, ശക്തിയിൽ സംസ്കാര രൂപത്തിലെല്ലാം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയും. ഇവിടെ പറയുന്നത് എന്താണ്? ഇതെല്ലാം വിലയിച്ചിരിക്കുന്ന അവസ്ഥ. അതിനെ നമ്മൾ അറിയാത്ത അവസ്ഥയാണെന്നോ അല്ലെങ്കിൽ ഇത് വിലയിച്ച അവസ്ഥയാണെന്നോ ഏത് രീതിയിലും പറയാം. ഇവിടെ ശ്രുതി പ്രമാണം അനുസരിച്ച് പറയുന്നത് എന്താണ്? പ്രളയത്തിൽ ഇതെല്ലാം വിലയിച്ചിരിക്കുന്നു. നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം അവിടെ സ്പഷ്ടമാണ്, സുഷുപ്തിയിൽ ഇതൊന്നും നമ്മുടെ പ്രതീതിക്ക് വിഷയമാകുന്നില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് അവിടെ ഏകമായ അദ്വൈതമായ സത്ത മാത്രം, താനായ സത്ത മാത്രം പ്രകാശിച്ചിരുന്നു. വ്യത്യാസം എന്താ? ജാഗ്രതത്തിലും പൂർവ്വജാഗ്രതത്തിലും എല്ലാം ഇവിടെ വിഷയങ്ങൾ അത് വിഷയമാകുന്നു. അപ്പോ സുഷുതിയിൽ കേവല സത്ത മാത്രമെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. അദ്വൈതം അനുസരിച്ച് നമുക്കതിനെ അറിഞ്ഞില്ലെന്ന് പറയാമല്ലോ. അല്ല, ഇനി ഇതെല്ലാം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് സംസ്കാര രൂപത്തിൽ ഇരുന്നു എന്ന് പറയാമല്ലോ. അതിന്റെ സമാധാനം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ സുഷുതിയിൽ അത് കേവല സത്താമാത്രമായിരുന്നു, അല്ലെങ്കിൽ ആദ്യം അതെടുക്കുക, കേവലം സത്താമാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഈ ജാഗ്രതത്തിലും ഇതെല്ലാം കേവലം സത്താമാത്രമാണ് എന്നാണ് അദ്വൈതത്തിൽ വിവക്ഷിക്കുന്നത്. അപ്പോ ഈ കാര്യം മനസ്സിലാക്കുന്നത് എങ്ങനെ? ജാഗ്രതത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം. എങ്ങനെയാണോ ഈ ജാഗ്രത് കേവല സത്ത മാത്രമായിരിക്കുന്നത്, അതുപോലെ പൂർവ്വജാഗ്രതും കേവലം സത്ത മാത്രമായിരുന്നു. ആ ശരിയാണ്. ഈ ജാഗ്രതത്തിൽ എങ്ങനെയാണോ ബോധവും ബോധത്തിന്റെ വിഷയങ്ങളും സ്ഫുരിക്കുന്നത്, അതുപോലെയാണ് പൂർവ്വജാഗ്രതത്തിലും ബോധവും ബോധത്തിന്റെ വിഷയങ്ങളും നിലനിന്നത്. ഇതിനൊരു വ്യത്യാസം വന്ന എന്താണ്? സുഷുതിയിൽ അവിടെ വിഷയസ്ഫുരണം കൂടാതെ കേവലം ബോധം മാത്രം സംഭവിച്ചു. പരമാർത്ഥത്തിൽ ഈ ജാഗ്രതത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ജാഗ്രതത്തിലും എന്താണ്? വിഷയസ്ഫുരണം കൂടാതെ പരമാർത്ഥത്തിൽ എന്താണ്? കേവലം സത്ത മാത്രമാണ് നിലനിൽക്കുന്നത്. ഇവിടെ വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ കാര്യകാരണഭാവം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ വിഷയങ്ങൾ അനുഭവപ്പെടുക, അല്ലെങ്കിൽ വിഷയങ്ങളിൽ കാര്യകാരണഭാവത്തെ അനുഭവപ്പെടുക, അത് ഈ ജാഗ്രതത്തിലായാലും പൂർവ്വ ജാഗ്രത ഈ ജാഗ്രതമായാലും ശരി, അതിന്റെ അർത്ഥം എന്താണ്? അവിടെ പറയുന്നത് അത് ഭേദബുദ്ധിയാണ്. അതാണ് അദ്വൈതി പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ പറയുന്നു മൃത്ത് കാരണമാണ്, പാത്രം കാര്യമാണ്, അതിനവിടെ കാര്യകാരണഭാവം അനുഭവപ്പെടുന്നുണ്ട്. പറയുന്നു അങ്ങനെ മൃത്തിലും പാത്രത്തിനും കാര്യകാരണ ബുദ്ധി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ആ അനുഭവപ്പെടുത്തുന്നിടത്ത് തന്നെ ഒരാൾ എന്ത് കണ്ടെത്തുന്നു? അവിടെ മൃത്തികയെ ജീവസത്യം ആ കാര്യകാരണ ബുദ്ധിയിൽ, അതായത് ആ ഭേദബുദ്ധിയിൽ അയാൾ എന്ത് ചെയ്യുന്നു? അദ്വൈതി അവിടെ അഭേദത്തെ കാണുന്നു, മൃത്ത് മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അദ്വൈതത്തിന്റെ ആവശ്യമില്ല. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? അത് വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്വൈതി പറയുന്നത് നിങ്ങളത് പരിശോധിക്കുക, ജാഗ്രതയിൽ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ കാര്യ കാരണഭാവത്തെ കണ്ടെടുത്ത് അവിടെ മൃത്ത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ മൃത്തും പാത്രവും രണ്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുലാലൻ എന്ത് ചെയ്തു? പൂർവ്വജാഗ്രത്തിൽ മൃത്ത് ഉണ്ടാക്കി വെച്ചു, ഈ ജാഗ്രതത്തിൽ പാത്രം ഉണ്ടാക്കി, അതുകൊണ്ട് മൃത്തിലും പാത്രത്തിലും കാര്യകാരണഭാവമുണ്ട് എന്ന് പറയുന്ന എന്തുകൊണ്ട്? കുലാലൻ കരുതുന്നത് ഇത് രണ്ട് രണ്ട് വസ്തു എന്നാണ്. പൂർവ്വജാഗ്രതത്തിൽ ഞാൻ തയ്യാറാക്കി വെച്ച മൃത്ത് വേറെ, ഈ ജാഗ്രതത്തിൽ ഞാൻ തയ്യാറാക്കിയ പാത്രം വേറെ. അദ്വൈതി എന്താ പറയുന്നത്? പൂർവ്വജാഗ്രതത്തിലേക്കൊന്നും പോകണ്ട, ഈ ജാഗ്രതത്തിൽ തന്നെ പരിശോധിക്കുക, ഈ ജാഗ്രതത്തിലെ ആ മൃത്തും പാത്രവും തമ്മിൽ ഭേദമില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ ഭേദത്തെ നിഷേധിക്കുക എന്ന് വെച്ചാൽ അതാണ് അദ്വൈതം. അപ്പൊ ഇവിടെ ഒന്നേ ഉള്ളൂ, മൃത്തികയെ ദൈവ സത്യം. ആ ദൃഷ്ടാന്തത്തിൽ കാര്യക്കാരുടെ വസ്തുക്കളുടെ അഭേദത്തെ ബോധിക്കാമെങ്കിൽ ഇനി നോക്കുക, ഈ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും, അത് മൃത്തായാലും ശരി പാത്രമായാലും ശരി, സർവ വസ്തുക്കളും എന്താണ്? അതിനെ ആ സത്തയിൽ നിന്ന് അന്യമായി കാണാൻ കഴിയത്തില്ല. ആ സത്ത തന്നെ നാനാരൂപത്തിൽ സ്ഫുരിക്കുന്നതാണ്. എങ്ങനെ ഏകമായ മൃത്ത് തന്നെ നാനാപാത്ര രൂപത്തിൽ സ്ഫുരിക്കുന്നത് കൊണ്ട് അവിടെ ഭേദത്തെയോ അല്ലെങ്കിൽ കാര്യകാരണഭാവത്തെയോ വിശേഷിച്ച് അദ്വൈതത്തിന് വിരുദ്ധമായി സ്വീകരിക്കാൻ കഴിയാത്തതുപോലെ ഇവിടെ ഒരേ ബോധത്തിൽ തന്നെ സത്ത നാനാരൂപത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട് അതിനെയെല്ലാം വേറെ വേറെ ഭിന്നങ്ങളായി കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിലും എങ്ങനെ കാര്യകാരണം ഭാവം, ഇനി ഇവിടെ തന്നെ നമുക്ക് പറയാം എന്താണ്, എന്തുകൊണ്ട് മൃത്തിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു, മൃത്തിൽ നിന്ന് എന്തുകൊണ്ട് വസ്ത്രം ഉണ്ടാകുന്നില്ല പറയും. കാരണം ആ മൃത്തിൽ ഒരു സംസ്കാരമുണ്ട്. അത് മൃത്തായിരിക്കുമ്പോൾ അത് ആ സംസ്കാരം അവിടെ ലയിച്ചിരിക്കുകയാണ്. അത് പാത്രമായി മാറുമ്പോൾ എന്തുവരുന്നു, ആ സംസ്കാരം നിമിത്തമായി അതിൽ നിന്ന് പാത്രമുണ്ടായി, അതിൽ വസ്ത്രമുണ്ടാകുന്ന സംസ്കാരമില്ല. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഗുണമെന്നോ എന്തെങ്കിലും ഏത് പേര് വേണോ പറയാം. അപ്പോൾ ഈ കാര്യകാരണഭാവത്തെ നമ്മൾ പ്രത്യക്ഷമായി ഭേദബുദ്ധിയോടുകൂടി അംഗീകരിക്കുന്നിടത്താണ് ഈ സംസ്കാരവും കാര്യവും കാരണവും എല്ലാം വരുന്നത്. പക്ഷേ തത്വദൃഷ്ടിയിൽ എന്തുവരുന്നു, അവിടെ ഭേദബുദ്ധിയില്ല. തത്വദൃഷ്ടിയിൽ എന്താണ്, അത് ഏകമാണ്, അദ്വയമാണ്. അപ്പോൾ കാര്യകാരണ ഭാവങ്ങളിലെ അദ്വൈത സത്തയെ നമ്മൾ ജാഗ്രതയിൽ ഗ്രഹിക്കുമ്പോൾ ഈ ജാഗ്രതയിൽ തന്നെ എന്തുവരുന്നു, ദ്വിതീയം നാസ്തി എന്ന് പറഞ്ഞാൽ പ്രതീതിക്ക് വിഷയമായി അനുഭവത്തിന് വിഷയമായി ഭേദം നിലനിൽക്കുമ്പോൾ തന്നെ അദ്വൈതി എന്താ പറയുന്നത്, ഇവിടെ അദ്വൈതമാണ്, ഭേദശൂന്യമാണ്. അപ്പോൾ ഈ ഭേദശൂന്യമായ ദ്വിതീയം നാസ്തി എന്ന് പറയുന്നത് ജാഗ്രതനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രതീതിക്ക് വിഷയമായിരിക്കുന്നിടത്ത് കാര്യമില്ല, കാരണമില്ല, കാര്യകാരണങ്ങളെ ബന്ധിപ്പിക്കുന്ന സംസ്കാരമുണ്ട്. ഇത് ഈ ജാഗ്രതയിൽ തന്നെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അവിടെയാണ് അദ്വൈതി പറയുന്നത്, ഇത്തരം ഒരു പ്രതീതി നിലനിൽക്കാത്ത, ഇത്തരം ഒരു പ്രതീതിക്ക് വിഷയമായി കാര്യം കാരണം ഇവയുടെ സംസ്കാരങ്ങളൊന്നും നിലനിൽക്കാത്ത സുഷുപ്തിയിൽ എങ്ങനെ ഭേദം നിലനിൽക്കും. അവിടെ ഏത് കാര്യം നിലനിൽക്കും, ഏത് കാരണം നിലനിൽക്കും, കാര്യകാരണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏത് സംസ്കാരം നിലനിൽക്കും. അപ്പോൾ ജാഗ്രതയിലെ ഈ അദ്വൈത ബോധത്തിന് തടസ്സമായിരിക്കുന്നത് നമുക്ക് വിചാരം ചെയ്യുന്ന ഒരുവനല്ല, വിചാരം ചെയ്യാത്ത ഒരുവന് തടസ്സമായിരിക്കുന്ന എന്താണ്, ഈ പ്രതീതിയാണ്. ഈ പ്രതീതി എന്ന് പറയുന്നത് ഭേദബുദ്ധി, അത് തടസ്സമാണ്. ഒരുവനത് ബോധ്യം വേണമെങ്കിൽ എന്ത് വേണം, അവന് വിചാരം ആവശ്യമാണ്. അവനല്ലെങ്കിൽ ബുദ്ധിക്ക് അത്രയും പരിഭാഗം ആവശ്യമാണ്. അപ്പോഴേ അവന് ബോധ്യപ്പെടൂ എന്താണിത്, അദ്വൈതമാണ്, അദ്വൈതമാണ്. പക്ഷെ ഇങ്ങനൊരു തടസ്സം ഇല്ലാതിരിക്കുന്ന സുഷുപ്തിയെക്കുറിച്ച് ഒരാൾ ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ, അത് ജാഗ്രതയിലെ ചിന്തിക്കാൻ പറ്റും. സുഷുപ്തിയെക്കുറിച്ചുള്ള ചിന്തകളും ഭൂതകാല വ്യവഹാരങ്ങളല്ല. സുഷുപ്തി എന്ന് പറയുന്ന നമ്മുടെ അനുഭവമായതുകൊണ്ട് അതൊരു ഭൂതകാല വ്യവഹാരമാണ്. പൂർവ്വ ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ പിന്നിട്ട ഒരു അനുഭവമായതുകൊണ്ട് അത് ഭൂതകാല വ്യവഹാരമാണ്. അപ്പോൾ സുഷുപ്തിയെ സംബന്ധിച്ചായാലും ശരി, പൂർവ്വ ജാഗ്രതത്തിനെ കുറിച്ചായാലും ശരി, ഈ വ്യവഹാരങ്ങളെല്ലാം ഈ ജാഗ്രത സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ പൂർവ്വ ജാഗ്രതത്തിനെ കുറിച്ച് അവിടെ അല്ലല്ലോ ചിന്തിക്കുന്നത്, അത് കടന്നുപോയി. പിന്നെ സുഷുപ്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിചാര സാധ്യമേ അല്ല. എന്തുകൊണ്ട്, അവിടെ ഈ പ്രതീതിയോ പ്രതീതിയുടെ വിഷയങ്ങളോ ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട എന്താണത്, ഭേദരഹിതമാണ്, അദ്വയമാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഈ ജാഗ്രതയിൽ നിന്നുകൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളിന് അവിടെ സുഷുപ്തി എന്ന് പറയുന്നത് പ്രതീതി ശൂന്യമായ ഒരവസ്ഥയാണ് എന്ന് ഈ ജാഗ്രതയിൽ ബോധിക്കാൻ കഴിയുന്നത് കൊണ്ട് അവിടെ ഏകമാണ് അദ്വയമാണ് എന്ന് ജാഗ്രതത്തിനേക്കാൾ സ്പഷ്ടമായി ബോധിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവിടെ ഈ അദ്വൈത ബോധത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഇല്ല. എപ്പോ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ. അപ്പൊ അവിടെ ഈ ജാഗ്രതയിൽ തന്നെ ബോധ്യപ്പെട്ടു. എന്താണോ ഇവിടെ കാര്യവുമില്ല കാരണവുമില്ല, പുലാലിനെയാണ് ബോധ്യപ്പെടും. മൃത്ത് മാത്രമാണ് സത്യം, ഞാൻ ഉണ്ടാക്കിയ പാത്രം അത് സത്യമല്ല, പ്രതീതി ഉണ്ടെങ്കിലും. അപ്പൊ പിന്നെ അതിനുവേണ്ടി ഇടയ്ക്കൊരു സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമില്ല. മൃത്താണ് സത്യമെങ്കിലും. അങ്ങനെയാണെങ്കിൽ പൂർവ്വജാഗ്രതത്തിനെയും ഈ ജാഗ്രതത്തിനെയും ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമില്ല. ആർക്ക്? അദ്വൈതിക്ക്. അദ്വൈത ബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കാര്യമുണ്ട്, കാരണമുണ്ട്, അതിനെ ബന്ധിപ്പിക്കുന്ന സംസ്കാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇത് അദ്വൈത തത്വത്തെ ബോധിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അത് ബോധശൂന്യനായ ഒരുവന്റെ നിലയെന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ ജാഗ്രത, ഞാൻ അറിയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. സുഷുതി, ഞാൻ അറിയുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ അറിയുന്നില്ല, ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല എന്ന് സുഷുതിയെ കുറിച്ച് പറയുന്നു. ഞാൻ ഇതെല്ലാം ഉണ്ടായിരുന്നു, ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നതിന് അദ്വൈതത്തിന്റെ ആവശ്യമില്ല, അദ്വൈത ബോധത്തിന്റെ ആവശ്യമില്ല. ആർക്കും പറയാമെന്നുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ പറയും, എന്താണോ ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് പാമരന്മാരുടെ അറിവിനെ ആവർത്തിക്കുന്ന ഒന്നല്ല. അതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ഉപദേശത്തിന്റെ ആവശ്യം. അതെന്താണോ, അത് വിചാരജന്യമായ അറിവാണ് എന്ന് പറയും. അത് ഇവിടെ തന്നെ ഇനി പറയും. അത് ഞങ്ങളുടെ അനുഭവമാണ്, നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിചാരക്ഷമമാണോ എന്ന് പരിശോധിക്കും. വിചാരം ചെയ്യുമ്പോൾ അതിന് നിലനിൽക്കാൻ കഴിവുണ്ടോ? ഞങ്ങളുടെ അനുഭവമാണ് മണ്ണ് വേറെ പാത്രം വേറെ, പ്രത്യക്ഷമാണ്, ശരിയാണ്. പക്ഷെ വിചാരം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അവിടെ ഭേദത്തെ കണ്ടുപിടിക്കാൻ കഴിയുമോ? വിചാരത്തിൽ ആ ഭേദം നിലനിൽക്കത്തില്ല. ഇവിടെ ആ സാമാന്യ അനുഭവത്തെ, ആർക്കും ബോധ്യപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചല്ല പറയുന്നു. ഇവിടെ അവിടെ ഏകമാണ്, അദ്വൈതമാണ്, സുഷുപ്തിയിൽ എന്ന് പറയുന്നത് എന്തിനെ? ജാഗ്രതത്തിൽ തന്നെ അത് ഏകമാണ്, അദ്വൈതമാണ് എന്ന് ബോധിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. അതിന് ഒരു ദൃഷ്ടാന്തം മാത്രമായിട്ട് സുഷുപ്തി എടുക്കുകയാണ്, ഒരു യുക്തിക്ക് വേണ്ടി. എന്തുകൊണ്ട്? ജാഗ്രതത്തിൽ ഈ പ്രതീതി നിലനിൽക്കേ, ഭേദപ്രതീതി നിലനിൽക്കേ ഒരാൾക്ക് ഇത് അദ്വൈതമാണെന്ന് ബോധിക്കാൻ കഴിയുമെങ്കിൽ ആ ഭേദശൂന്യമായ ഈ പ്രതീതി ശൂന്യമായ സുഷുപ്തി അതേകവും അദ്വൈതവുമാണ്. അവിടെ ഏത് കാരണം, ഏത് കാര്യം, ഏത് സംസ്കാരം? അപ്പോൾ ചോദിക്കുന്ന പൂർവ്വജാഗ്രതത്തിലോ ഈ ജാഗ്രതത്തിൽ എന്ത് യുക്തിയിലാണോ ഈ ജാഗ്രതത്തിൽ അദ്വൈതത്തെ ബോധിച്ചത്, ഏതൊരു യുക്തിയിലാണോ സുഷുപ്തിയിൽ അദ്വൈതത്തെ ബോധിച്ചത്, അതേ യുക്തിയിൽ തന്നെ പൂർവ്വജാഗ്രതത്തിലും അദ്വൈതത്തെ ബോധിക്കാം. ഈ ജാഗ്രതത്തിലെ ഇതെല്ലാം ഇവിടെ ആണ് ചിന്തിച്ച് ഗ്രഹിക്കുന്നത്. ഈ ജാഗ്രതത്തിൽ അദ്വൈതത്തെ ബോധിച്ചതുപോലെ പൂർവ്വജാഗ്രതത്തിലും അദ്വൈതമാണെങ്കിൽ പിന്നെ അതിനെയും ഇതിനെയും ബന്ധപ്പെടുത്തുന്നതിന്, സിംഹം സിംഹമായി ഉണരുന്നതിന് ഇടയ്ക്ക് എന്തിനാ കാരണം? അതിന്റെ ആവശ്യമുണ്ടല്ലോ. ഇടയ്ക്കൊരു സംസ്കാരത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇതിവിടെ തന്നെ പൂർണ്ണമാണ്, ഇവിടെ തന്നെ അദ്വൈതമാണ്. പിന്നെ പൂർവ്വജാഗ്രത എന്ന് പറയുന്നത് ഇതിവിടെ ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പൂർവ്വജാഗ്രതും വരാൻ പോകുന്ന ജാഗ്രതകളും സുഷുതിയും എല്ലാം എന്താണ്? അദ്വൈതമായ തത്വമാണ്, അവിടെ ഭേദമില്ല. ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകണം എന്ത് നമ്മൾ ഗ്രഹിക്കണം? ഇവിടെ തന്നെ കാര്യകാരണങ്ങളില്ല, കാര്യകാരണങ്ങളെ ബന്ധിപ്പിക്കുന്ന സംസ്കാരമില്ല. പിന്നെ സുഷുതിയുടെ കഥ വിശേഷിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പൂർവ്വജാഗ്രതും ഈ ജാഗ്രതും തമ്മിലും അതുപോലെ ഒരു കാര്യകാരണ ബന്ധമില്ല. അതിനെ ബന്ധിപ്പിക്കാൻ ഇതിനിടയ്ക്കൊരു സംസ്കാരത്തിന്റെ ആവശ്യമില്ല. ഇവിടെ അദ്വൈതത്തെ ഗ്രഹിക്കുന്നിടത്ത്, ബോധിക്കുന്നിടത്ത്, അല്ല ദ്വൈത ബുദ്ധിയിലാണ് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം പരസ്പരം ബന്ധിപ്പിക്കേണ്ടി വരും. അത് ഇവിടെ പറയും. അദ്വൈതത്തിൽ തന്നെ പല ഭാഗങ്ങളും പറയും. സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ വിഷയങ്ങളെ കൂടി ചർച്ച ചെയ്യും. അത് എന്താണ്? ആ ദ്വൈത ബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് ആരോപിത ദൃഷ്ടി. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് അനാദി അനന്തമാണ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിയിൽ എന്തെങ്കിലും ഒരു വാസ്തവികത, പരമാർത്ഥ തത്വത്തെ വിട്ടിട്ട് എന്തെങ്കിലും ഒരു വാസ്തവികത ഉണ്ടെന്ന് കരുതിയിട്ടല്ല. ആ പ്രതിപാദനങ്ങൾ, കാര്യം, കാരണം, കാര്യകാരണ ബന്ധം എന്ന് പറയുന്ന പ്രതിപാദനങ്ങളിൽ എന്തെങ്കിലും ഒരു സത്യത്വം ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മളങ്ങനെ അനുഭവിക്കുന്നു. സൃഷ്ടിയെയും പ്രളയത്തെയും കുറിച്ച് ശ്രുതി പറയുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി നമ്മൾ മാറി മാറി തന്റെ അനുഭവത്തിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രതീതി എങ്ങനെ നിലനിൽക്കുന്നു എന്ത് ഉള്ള ഒരു വിശദീകരണം. ഈ പ്രതീതിയുടെ ഒരു വിശദീകരണം മാത്രമാണ് പറയുന്നത്, ഇത് അനാദിയും അനന്തമായി നിൽക്കുന്നു എന്ന് പറയും. ആ പ്രതീതിയെ വിശദീകരിക്കുമ്പോൾ അനാദി അനന്തം എന്ന് പറയാൻ ദോഷമില്ല. ഇനി തത്വത്തെ ബോധിക്കുമ്പോഴോ അനാദി അനന്തമായി നിൽക്കുന്ന എന്താണ്? ആ കേവലമായ സത്തയാണ്. അവിടെയാണ് പറയുന്നത് സർവം ഖലുദം ബ്രഹ്മ എന്ന് പറയും. അവിടെ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒരു അനാദി അനന്തമായ ഒരു സൃഷ്ടിയില്ല, ഒരു സൃഷ്ടികർത്താവില്ല, സൃഷ്ടിയിൽ കാര്യമില്ല, സൃഷ്ടി കാരണമില്ല, അവയുടെ ബന്ധങ്ങളില്ല, യാതൊന്നും തന്നെയില്ല. അപ്പോൾ ആ ദൃഷ്ടികോണിൽ വരുന്ന വ്യത്യാസമനുസരിച്ചിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ അദ്വൈതത്തിൽ ആൾക്കാർ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത തർക്ക വിതർക്കങ്ങളിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും, മറിച്ച് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അപ്പോൾ ചിലത് പറയും, അനാദി അനന്തമായ ഒരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ആ സൃഷ്ടികർത്താവ് ഒരു ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെ ഈശ്വരന്റെ ഒരു പ്രത്യേക ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു സത്യത്വം ഇതിലെല്ലാം ആരോപിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെയുള്ള വർണ്ണനകളുണ്ട്, പക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തവിക ബുദ്ധിയോടുകൂടിയല്ല പറയുന്നു. അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതിന് അത് ഉപകരിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു, ആ വർണ്ണന ഉപകരിക്കുന്നുണ്ടെങ്കിൽ. അത് ഉപകരിക്കുന്നില്ലെങ്കിൽ അത് വിട്ടു. അതുകൊണ്ട് ചുരുക്കത്തിൽ എന്താണ്? ഈ ജാഗ്രത നേരത്തെ പറഞ്ഞല്ലോ, ഈ കാലബോധ ആധാരമായിരിക്കുന്ന ഈ ജാഗ്രത് ബോധം, ഈ ജാഗ്രത് ബോധത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പൂർവ്വ സുഷുപ്തിയെ കുറിച്ചും പൂർവ്വ ജാഗ്രതത്തിനെ കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത്. അവിടെ ഈ ജാഗ്രത എന്ന് പറയുന്നത് ഒരു പ്രതീതിയാണ്, ജാഗ്രതയുടെ വിഷയങ്ങളാ, പ്രതീതിയുടെ വിഷയങ്ങളാണ് എന്ന് അദ്വൈതം ബോധിപ്പിക്കുന്ന തരത്തിൽ ബോധിക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം പൂർവ്വജാഗ്രതത്തിന് കാരണമായും ഈ ജാഗ്രതത്തിന് കാര്യമായും എടുക്കാം. അതിൽ ഭേദത്തെ കാണും. അതിനിടയ്ക്ക് ഇതിന്റെ സംസ്കാരത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുഷുപ്തി എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനത്തെ കാണേണ്ടി വരും. ഇതിലെല്ലാം പരസ്പരം ഭേദബുദ്ധി വരും. അപ്പോൾ മുമ്പ് പറഞ്ഞ വിചാരമനുസരിച്ച് ആരാണോ ഈ ജാഗ്രതയിൽ തന്നെ അദ്വൈതത്തെ ബോധിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പൂർവ്വ ജാഗ്രതത്തിലും അദ്വൈതമാണ്, ഈ ജാഗ്രതത്തിൽ അദ്വൈതം പോലെ, പൂർവ്വ സുഷുപ്തിയിലും അദ്വൈതമാണ് ഇവിടത്തെ പോലെ. അപ്പോൾ രണ്ടും പറയാം, ഈ ജാഗ്രത പോലെ അദ്വൈതമാണ് സുഷുപ്തി. തിരിച്ചും പറയാം, സുഷുപ്തി പോലെ അദ്വൈതമാണ് ഈ ജാഗ്രത്. എന്തുകൊണ്ട്? ഇതെല്ലാം ഈ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ജാഗ്രതത്തിൽ തന്നെ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ജാഗ്രത എന്ന് പറയുന്ന എന്താണ്? ഇത് അദ്വയമാണ്. വാസ്തവത്തിൽ ഈ ജാഗ്രതത്തിലിരുന്ന് ചിന്തിക്കുന്ന പൂർവ്വജാഗ്രതകളും പൂർവ്വ സുഷുതിയും എല്ലാം എന്താണ്? ഈ ജാഗ്രതത്തിന്റെ വിഷയം. അതിനെല്ലാം നമ്മൾ തിരിച്ചറിയുന്ന ഈ ജാഗ്രതത്തിലാണ്. അല്ലാതെ നമുക്ക് ഈ വർത്തമാനകാലത്തെ വിട്ടിട്ട് പൂർവ്വ സുഷുതിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഭാവി സുഷുതിയിലേക്ക് പോകാനോ ഭാവി ജാഗ്രതകളിലേക്ക് സഞ്ചരിക്കാനോ ഒന്നും കഴിയുന്നില്ല. നമ്മുടെ ബോധത്തിന് കാലം ഒരു പരിമിതിയെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വർത്തമാനം എന്ന് പറയുന്ന ഒരു പരിമിതി, അത് ചെറുതോ വലുതോ ആകാം, അതിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഷുതിയും നമ്മുടെ ജാഗ്രതവുമെല്ലാം എന്താണ്? ഈ ജാഗ്രതത്തിന്റെ വിഷയങ്ങളാണ്. ഈ ജാഗ്രതത്തിൽ സമ്മിക്കായ ഒരു ബോധം ഉണ്ടാകുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതിൽ പൂർവ്വ സുഷുതിയും പൂർവ്വ ജാഗ്രതും വരാൻ പോകുന്ന ജാഗ്രതകളും സുഷുതിയും എല്ലാം അഭേദമായിട്ട് തന്നെ അദ്വയമായി തന്നെ ബോധിക്കാൻ കഴിയും. കാരണം എന്തായാലും ശരി, ഇവിടെ ശ്രുതി പറയുന്ന അല്ലെങ്കിൽ അദ്വൈതി പറയുന്ന ഈ ബോധം എന്ന് പറയുന്നത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ജാഗ്രതയിൽ തന്നെ ബോധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ മോക്ഷം മുക്തി എന്നെല്ലാം പറയുന്ന ഭാവനകൾക്കൊന്നുകൂടെ യാതൊരു സ്ഥാനവുമില്ല. ഇത് പ്രമാണജന്യമായ ബോധമാണ്. ഈ ഒരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങളിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. ഒരിക്കലും അവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റില്ല. അവസാനം പറയും, ഞാൻ അതിനൊന്നും യോഗ്യതയുള്ളവനല്ല എന്ന് സ്വയം സമാധാനപ്പെടേണ്ടി വരും. അദ്വൈതം അതൊന്നുമല്ല. ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. എന്താണ്? ഇതാണ് സത്യം, അത് ബോധിക്കുക. അതിന് തന്റെ യോഗ്യതയോ അയോഗ്യതയോ ഒന്നും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരിട്ട് ബോധിക്കേണ്ട കാര്യമാണ്. അതിങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ പ്രകടമാകുന്ന, എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്ന സുഹൃത്തെയും ജാഗ്രതകളെയും എല്ലാം എന്താണോ ഈ ജാഗ്രതത്തിലെ പോലെ തന്നെ അദ്വൈതമായ തത്വമായി ഒരാൾക്ക് ബോധിക്കാം. ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ്? പ്രളയത്തിലൊരു ശക്തിയുണ്ട്, ശക്തിയിൽ വിലയിക്കുന്നു, അല്ലെങ്കിൽ സുഷുതി എന്ന് പറയുന്നിടത്തൊരു സംസ്കാരമുണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന അദ്വൈതത്തെ ഗ്രഹിച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പം. അതിനു വേണ്ടിയിട്ടാണ് ആ സന്ദർഭം വന്നപ്പോൾ അത് വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ ഭാഷകാരൻ ആരോപിത ദൃഷ്ടി പറയുകയാണ്. എന്താണ് ഇത്? നമ്മൾ മുമ്പ് പല ഭാഗങ്ങളിലും ചർച്ച ചെയ്തത് കൊണ്ട്, ചർച്ച ചെയ്ത് ഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത്. നേരിട്ടൊരാൾ ഇവിടേക്കാണ് വരികയാണെങ്കിൽ അയാൾക്ക് ഒന്നും പിടികിട്ടത്തില്ല. ഈ പറയുന്നതാണ് സത്യം എന്ന് ധരിക്കും. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? കാര്യത്തെക്കുറിച്ച്, കാരണത്തെക്കുറിച്ച്, ഭേദത്തെക്കുറിച്ച്, കാര്യകാരണ ബന്ധത്തെക്കുറിച്ചൊക്കെയാണ്. അതിന് ഇവിടെ വിശദീകരിക്കുന്ന എങ്ങനെ? സൃഷ്ടി പ്രളയങ്ങളെക്കുറിച്ച്. തതശ്ച വിശ്ചിത്യ വിച്ഛിത്യ ഉദ്ഭവതാം. എന്താണോ ഇടയ്ക്കൊരു വിച്ഛേദം സംഭവിക്കുന്നു, വീണ്ടും പ്രകടമാകുന്നു. ഏതുപോലെ? ജാഗ്രത സുഷുതികളെ പോലെ. ജാഗ്രത സുഷുതികളിൽ നിന്നാണ് അങ്ങനെ ഒരു കൽപ്പന പോയത്, ഒരു പ്രളയം. അല്ലെങ്കിൽ നമുക്ക് പ്രളയത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. എങ്ങനെ സങ്കല്പിക്കും? സ്രവത്തിന്റെയും വിലയും സംഭവിക്കുന്ന ഒരു പ്രളയം, തന്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞ എത്രയോ പരിമിതമാണ്, എത്രയോ ക്ഷണികമാണ്. ഈ ക്ഷണികമായ ഒരു ആയുഷ്കാലത്തിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്ക് എന്താണ് സമസ്ത പ്രപഞ്ചത്തിന്റെയും ഒരു പ്രളയത്തെക്കുറിച്ച് എങ്ങനെ ഭാവന ചെയ്യാൻ കൂടെ കഴിയത്തില്ല. ഭൗതികമായി ചിന്തിക്കുന്ന ഒരാൾക്കും പ്രപഞ്ച പ്രളയത്തെ ഭാവന ചെയ്യാൻ കഴിയത്തില്ല. പ്രളയം എന്ന് പറഞ്ഞാൽ അവർ പരമാവധി മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു വെള്ളപ്പൊക്കം വന്നു, ഭൂമി അതിൻ്റെ അടിയിലായിപ്പോയി. നിങ്ങൾക്ക് ഇപ്പം പറയാറുണ്ടല്ലോ, ചൂട് കൂടും, അപ്പോൾ മഞ്ഞുരകും, ഇതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവും. ഇത്രയും പ്രളയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് നാശത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ്? പലതരത്തിലും ഒരു കാലത്തിൽ സൂര്യൻ്റെ ഊർജം എല്ലാം നഷ്ടപ്പെടും, അപ്പോൾ ഇവിടെ ജീവജാലങ്ങളെല്ലാം നഷ്ടപ്പെടും. ഇത് വെറും കരിക്കട്ടയാവും അല്ലെങ്കിൽ ചാരമാവും. ഇതൊക്കെ നാശമാണ്, പ്രളയമല്ല. വീണ്ടും ഒരു സൂര്യൻ പ്രത്യക്ഷപ്പെടും, വീണ്ടും ഇവിടെ ജീവൻ ആവിർഭവിക്കും, ജലമുണ്ടാകും, ഭൂമി വീണ്ടും ഇതുപോലെ കറങ്ങും. ഇതൊക്കെ എന്താണ്? ഭൗതികമായ കൽപ്പനകളാണ്. ഇതൊന്നും പ്രളയമല്ല. പ്രളയം എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം ഇവിടെ ഉത്പത്തിക്കൊരു ക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്, വൈദികമായ ക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആസ്തികന്മാർ അംഗീകരിക്കുന്ന ഒരു ക്രമം. അതിനെ ഭൗതിക യുക്തികൾ കൊണ്ടോ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടോ ഒന്നും പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ശാസ്ത്രമൊന്നും വളർന്നിട്ടില്ല. തന്മാത്രകളിൽ നിന്ന് സ്ഥൂല രൂപത്തെ പ്രാപിച്ച് ഇതെല്ലാമായി മാറിയത് ഭൂമി മാത്രമല്ല, നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്നതും അറിവിന് വിഷയമാകാത്തതുമായ ഈ പ്രപഞ്ചം, വ്യാപകമായ ഈ പ്രപഞ്ചം. അത് ഒരു കല്പം കഴിയുമ്പോൾ തിരിച്ച് എങ്ങനെയാണോ അത് പ്രകടമായി വന്ന് അതുപോലെ വിലയിക്കും. അങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമാണ്. കല്പം എന്ന് പറയുന്നതിന് ചില കണക്കുകൾ മാത്രമാണ്. അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അനന്തമായ കാലമെന്ന്. അനന്തമായ കാലത്തിൽ ഈ സൃഷ്ടി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമം പോലെ, അതേപോലെ അതിൻ്റെ മറിച്ചൊരു പരിണാമമാണ് പ്രളയം. അവിടെ വിച്ഛിദ്യ വിച്ഛിദ്യ മുറിഞ്ഞു മുറിഞ്ഞു ഒരു സൃഷ്ടി ഒരു പ്രളയം എന്നിങ്ങനെ ഉദ്ഭവതാം ഭൂരാദി ലോകപ്രവാഹാണാം ഭൂർഭുവ എല്ലാ ലോകങ്ങളും. നമ്മളിപ്പോൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂലോകം ഉൾപ്പെട്ട ഇതിനെ കാണുന്നുള്ളൂ, വേറെ ഏതെല്ലാം ലോകത്തെക്കുറിച്ച് പറയുന്നു. ലോകപ്രവാഹമാണ്. പിന്നെ അവിടെ തന്നെ എന്ത് വരുന്നു? ദേവ തിരിങ്ങും മനുഷ്യ ലക്ഷണാണ്. ഇതെല്ലാം നമ്മളറിയുന്നത് മനുഷ്യനും മനുഷ്യന്റെ ലോകവും, തിരിക്കുകൾ ഇപ്രാണികളും മറ്റും അതിൻ്റെ ലോകം. ഈ ദേവന്മാരും അവരുടെ ലോകത്തെക്കുറിച്ച് നമുക്കറിയാം, യക്ഷന്മാർ ഇന്നലന്മാർ ഗന്ധർവന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ശാസ്ത്ര പ്രമാണൈക ഗമ്യം എന്ന് പറയുന്നു അതും ആ ലോകങ്ങൾ. പിന്നെ പ്രാണിനികായ പ്രവാഹണം, ഇങ്ങനെയുള്ള പ്രാണി ശരീരങ്ങളുടെ പ്രവാഹം അനാദി അനന്തമായി ഇത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ മനുഷ്യന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണ ആശ്രമ ധർമ്മ ഫല വ്യവസ്ഥാന. അപ്പോൾ ഇതിൽ ഭാഷകാരൻ ഒരു വൈദികനായതുകൊണ്ട് ആ വൈദിക എന്റെ സങ്കല്പം അനുസരിച്ച് പറയുന്നത് ഇതിൽ മാറ്റമില്ലാത്ത തുടരുന്നതാണ് എന്ത്? വർണ്ണ വ്യവസ്ഥ, മനുഷ്യരുടെ ഇടയിൽ ആശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നു. ഇനി അടുത്ത് വരുന്ന ഭാഗത്ത് ഭാഷകാരൻ തന്നെ പറയും, ദാ ഇന്നത്തെ നമ്മുടെ കാലത്ത് തന്നെ ഈ വർണ്ണ വ്യവസ്ഥ എല്ലാം ശിഥിലമായിപ്പോയി എന്ന് പറയും. എന്നുവെച്ചാൽ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശിഥിലമായിപ്പോയി എന്നാണ് ഭാഷകാരന്റെ കാലഘട്ടത്തിൽ തന്നെ. ഇന്നല്ല, അത് അന്ന് തന്നെ അത് ശിഥിലമായി. പലരും പറയുന്നത് എന്താണ്? ഇവിടെ വർണ്ണ വ്യവസ്ഥ ശിഥിലമായത് വിദേശികൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്നാണ്. വിദേശികൾ വന്നതിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്ന വിദേശി ഭാഷകാരന് മുമ്പ് ഇവിടെ വന്ന വിദേശികളെന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ് മുഖ്യമായ വിദേശികൾ. അതിനു മുമ്പ് പ്രധാനപ്പെട്ട വിദേശികളൊന്നും ഇവിടെ വന്നിട്ടില്ല, എന്നുവെച്ചാൽ ആക്രമിച്ചു കടന്നിട്ടില്ല. അപ്പോ പറയുന്നു ആ കാലഘട്ടത്തിൽ തന്നെ വർണ്ണ വ്യവസ്ഥയൊക്കെ അസ്തവ്യസ്തമായി എന്ന് ഭാഷകാരൻ പറയുന്നുണ്ട്. പിന്നെ ആശ്രമ വ്യവസ്ഥയും അതുപോലെ തന്നെ. ആശ്രമ വ്യവസ്ഥയൊക്കെ ഏറെക്കുറെയൊക്കെ നിന്ന് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം സന്യാസം ഈ മൂന്ന് രൂപത്തിലെങ്കിലും കുറെയെല്ലാം നടന്നു. വർണ്ണവ്യവസ്ഥ അന്ന് തന്നെ പോയി എന്നുവെച്ചാൽ വർണ്ണസങ്കരങ്ങളും മറ്റും അന്നേ തന്നെ സംഭവിച്ചു. എന്നാലും എന്താണ് അതിൽ എന്താണ് കൂടുതലായി ആവശ്യത്തിൽ കൂടുതലുള്ള ശ്രദ്ധയുള്ള ആളാണ് ഭാഷകാരൻ. അതുകൊണ്ട് ആ വർണ്ണവ്യവസ്ഥ അങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിനുള്ള എല്ലാ ഉച്ച നീചത്വങ്ങളോടുകൂടി അതങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ട് പറയുന്നു, ഈ എല്ലാ സൃഷ്ടിപ്രളയങ്ങളിലും വർണ്ണാശ്രമ ധർമ്മങ്ങൾ, പിന്നെ ഫലവ്യവസ്ഥ, കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലം, ഈ വ്യവസ്ഥ, ഇതിനെല്ലാം എന്താണ്? അനാദു സംസാരേ നിയതത്വം, അനാദിയായിരിക്കുന്ന സംസാരത്തിൽ നിയതമായിരിക്കുന്നു. അപ്പോ ഇതൊക്കെ നിത്യമാണ് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഇതില് എന്താണ് ഈ വർണ്ണവ്യവസ്ഥയും ആശ്രമവ്യവസ്ഥയൊക്കെ മനുഷ്യനുണ്ടാക്കിയാണ്. മനുഷ്യനുണ്ടാക്കിയുകൊണ്ട് തന്നെ ഇത് രണ്ടും നിത്യമായിരിക്കത്തില്ല, ഇതെല്ലാം നശിച്ചു പോകും. മനുഷ്യനുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് നിത്യമായിരിക്കാൻ പറ്റില്ല. പിന്നെ സൃഷ്ടിയിലുള്ള ചില വ്യവസ്ഥകളുണ്ട്, അത് മാത്രമേ നിത്യമായിരിക്കും. എന്താണ് സൃഷ്ടിയിലെ വ്യവസ്ഥയെന്ന് പറയുന്നത്? സാധാരണ പറയുന്നത് അഗ്നി ഉഷ്ണമായിരിക്കുന്നു, ജലം ശീതമായിരിക്കുന്നു, വായു തരളമായിരിക്കുന്നു, ഇതെല്ലാം നിത്യമായിരിക്കും സൃഷ്ടിയിൽ. അല്ലാതെ അങ്ങനെ നിത്യമായിരിക്കേണ്ട കാരണങ്ങളുടെ ഇടയിൽ വർണ്ണത്തെയും ആശ്രമത്തെയും കൊണ്ടൊന്ന് നിത്യമാക്കണമെന്ന് പറയുന്നത് ഒരു ദുരാഗ്രഹം മാത്രമാണ്. അതും അതുപോലെ നിത്യമാണ്. അതുകൊണ്ടാണ് അത് നിത്യമായിരിക്കുക, അതെല്ലാം നശിച്ചു പോയത്. അന്ന് അത് നിലനിർത്തണമെന്ന് ആര് വിചാരിച്ചാലും നടക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഭാഷകാരൻ തന്നെ പരിഭവിക്കും, എല്ലാം നശിച്ചു പോയി. പിന്നെ അതെങ്ങനെ നിത്യമാകും? മനുഷ്യർ സൃഷ്ടിച്ചെങ്ങനെ നിത്യമാകും? അത് നിത്യമായിരുന്നെങ്കിൽ കുലാലൻ ഉണ്ടാക്കിയ പാത്രവും നിത്യമായിരുന്നു. ഇതല്ല ഈശ്വരശ്രേഷ്ഠമായതെല്ലാം എന്ത് ചെയ്യും? അത് പരിണാമസ്വരൂപത്തിലാണെങ്കിലും അത് നിത്യമായി തന്നെയിരിക്കും. അതുമാത്രമല്ല, അതിന്റെ സ്വഭാവങ്ങളെ അതിന് വിടിയാൻ നോക്കത്തില്ല. അഗ്നിക്കൊരിക്കലും അതിന്റെ ഉഷ്ണ സ്വഭാവത്തെ വിടിയാൻ പറ്റത്തില്ല. എന്നാലും ഓരോരുത്തരുടെ ആഗ്രഹമാണ് പറയുന്നത്. ഈ ആവശ്യമില്ലാത്തടത്തെല്ലാം ഭാഷകാരൻ ഇതുകൊണ്ട് തിരികെ കേട്ടു. ഈ വർണ്ണവും ആശ്രമവും മൂപ്പർക്ക് ഇതൊരു ജ്വരം പോലെയാണ്, വിടാൻ പറ്റത്തില്ല. രക്തത്തിൽ പിടിച്ചുപോയ സാധനമാണ്. ഇവിടെ അതിന്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള നിത്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താ വർണ്ണം വരുന്നു? ഈ ലോകത്ത് ഇവിടെ മാത്രമേ ആൾക്കാരുള്ളൂ. ലോകത്ത് എവിടെയെല്ലാം ആൾക്കാരുണ്ട്? അവിടെയൊക്കെ എന്താ ഈ വർണ്ണവ്യവസ്ഥയുണ്ട്? ഇല്ലല്ലോ. അതാണ് വർണ്ണാശ്രമ ധർമ്മ ഫല വ്യവസ്ഥാന അനാദു സംസാരേ നിയതത്വം. പിന്നെ വ്യക്തികളുടെ സ്വഭാവമാണെങ്കിൽ ശരി, അത് ഏത് കാലത്തും എല്ലാം മനുഷ്യന്റെ സ്വഭാവം ഒരുപോലെ തന്നെയാണ്. അത് സത്യയുഗം എന്ന് പറഞ്ഞാലും കലിയുഗം എന്ന് പറഞ്ഞാലും ദ്വാപരം എന്ന് പറഞ്ഞാലും ഒക്കെ മനുഷ്യരെല്ലായിടത്തും എല്ലാ യുഗത്തിലുമുണ്ട്. രാവണനും രാമനും ഒക്കെ കലിയുഗത്തിലുമുണ്ട്, ആ പഴയ യുഗത്തിലുമുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ട്? പഴയ യുഗങ്ങളൊക്കെ ഇതിന് വളരെ മോശമായിരുന്നു എന്നാണ് നമ്മൾ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് എത്രയും ഭേദമായിപ്പോയി. അന്നും മനുഷ്യൻ ചെയ്തിട്ടുള്ള അത്രയും വൃത്തികേടുകളൊന്നും വാസ്തവത്തിൽ ഇന്നും മനുഷ്യൻ ചെയ്യുന്നില്ല കലിയുഗത്തിൽ. അപ്പോ എന്തുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ തന്നെയാണ്? അത് മാറ്റം വരില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന്റെ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഭരണ ആശ്രമ ധർമ്മ ഫല വ്യവസ്ഥ. പിന്നെ ഈ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. എന്താണ്? സത്കർമ്മത്തിന് സത്തായ ഫലം, ദുഷ്കർമ്മത്തിന് ദുഷ്ടഫലം, ഇതിന് മാറ്റമില്ല. അനാദു സംസാരേ നിയതത്വം, അനാദിയായ ഈ സംസാരത്തിൽ ഇത് നിയതമായിരിക്കുന്നു, മാറ്റമില്ലാതിരിക്കുന്നു. അതിൽ ഈ പറഞ്ഞതിന് വർണ്ണവും ആശ്രമം ഒഴികെ ബാക്കിയെല്ലാം മാറ്റമില്ലാതിരിക്കുന്നു. ഇതിനെല്ലാം മാറ്റം വരും. അല്ല, ഈ സംസാരമൊന്നും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ളവരുടെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നൊരു സംശയമുണ്ട്. സായിപ്പന്മാരുടെ കാര്യവും മറ്റവരുടെ കാര്യമൊന്നും ചിന്തിച്ചില്ല. ചിന്തിച്ചെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഭരണമൊന്നും മാറുന്നില്ല. നീതത്വം, ഇന്ദ്രിയ വിഷയ സംബന്ധ നീതത്വം, അത് ശരിയാണ്. ഇന്ദ്രിയ വിഷയ സംബന്ധം എന്ന് പറയുന്ന എല്ലാ കാലത്തിലും ഏത് കല്പത്തിലും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു കല്പം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കല്പത്തിൽ അത് മാറുന്നതായിട്ട് കാണുന്നില്ല? ഇന്ദ്രിയ വിഷയ സമ്പത്ത് എങ്ങനെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ അപ്പുപ്പന്മാരും കണ്ണുകൊണ്ട് തന്നെയാണ് കണ്ടത്. ഈ പുതിയ തലമുറയിലുള്ളവരെല്ലാം കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത്. ചെവി കൊണ്ട് ആരും കാണുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നു. ഇതാണ് ഇന്ദ്രിയ വിഷയ സംബന്ധത്തിന് സൃഷ്ടിയിൽ ഒരു നിയത സ്വഭാവമുണ്ട്. മനുഷ്യന്റെ അറിയാവുന്ന ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാലും അങ്ങനെ കാണുന്നുണ്ട്. ഓരോ ജീവികളിലും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ജീവനെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും അതിന് വ്യത്യാസമില്ല. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ഘ്രാണേന്ദ്രിയം കൊണ്ട് മണക്കുന്നു, രസനേന്ദ്രിയം കൊണ്ട് രസിക്കുന്നു, ത്വഗേന്ദ്രിയം കൊണ്ട് സ്പർശിക്കുന്നതിന് മാറ്റമില്ല. പുരുഷനെന്നോ സ്ത്രീയെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ഒരു ഭേദവുമില്ല. അതാണ് നിയതത്വം, സൃഷ്ടി കാണുന്ന നിയതത്വം. നഹി ഇന്ദ്രിയ വിഷയ സംബന്ധാതേർ വ്യവഹാരസ്യ പ്രതിസർഗം അന്യഥാത്വം ഷഷ്ടേന്ദ്രിയ വിഷയ കൽപ്പം സഖ്യം ഉത്പ്രേക്ഷിതം പറയുന്നു. ഈ ഇന്ദ്രിയ വിഷയ സംബന്ധം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന ഈ അഞ്ചെണ്ണം, ഇതിൽ നിന്നും മാറി ആറാമതൊന്നും നമ്മൾ കാണുന്നില്ല. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ആറാമത് ഒരു ഇന്ദ്രിയ വിഷയ സംബന്ധം നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല. ഈ അഞ്ചെണ്ണം വേണം, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. അതിന് ശരീരം വേണം, മനസ്സ് വേണം, വിഷയങ്ങൾ വേണം, അതെല്ലാം ശരി. പക്ഷെ ഈ വിഷയേന്ദ്രിയ സംബന്ധം ഈ അഞ്ചെണ്ണത്തിൽ നിയതമായിരിക്കുന്നു, മാറ്റമില്ലാതിരിക്കുന്നു. അത് ഇങ്ങനെ സൃഷ്ടിപ്രളയങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓരോ കല്പത്തിന്റെയും ആദ്യം മുതൽ അവസാനം വരെ ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വർണ്ണം പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതിയൊക്കെ അതുപോലെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ദുരാഗ്രഹമാണ്. ഇത്രയൊന്നും മനുഷ്യൻ ആഗ്രഹിക്കാൻ പാടില്ല. ശങ്കരാചാര്യ ആയാലും ശരി, ഇത്രയും വലിയ ആഗ്രഹം വരാൻ പാടില്ല. ഇത് ശരിയാണ്. എന്താണ് ഇന്ദ്രിയ വിഷയ സംബന്ധ അദ്ദേഹ വ്യവഹാരസ്യ ഇന്ദ്രിയ വിഷയ സംബന്ധം തുടങ്ങിയ വ്യവഹാരങ്ങൾ പ്രതിസർഗം അന്യഥാത്വം. ഓരോ സർഗത്തിനും വേറെ വേറെ സംഭവിക്കാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയുന്നതിന് എന്താ? ഇനി വേറെ ഏതെങ്കിലും ഒരു സർഗത്തിൽ വേറെ രീതി വരുമോ എന്ന് ചോദിച്ചാൽ വരത്തിൽ എന്തുകൊണ്ട്? ജാഗ്രതകളിൽ മാറി മാറി വരുമ്പോൾ അവിടെ മാറ്റം സംഭവിക്കുന്നില്ല, കണ്ണുപയോഗിച്ച് തന്നെയാണ് കാണുന്നത്. അതാണ് പറയുന്നത് പ്രതിസർഗം അന്യഥാത്വം ഷഷ്ടേന്ദ്രിയ വിഷയകൽപ്പം. ഒരു ആറാമതൊരു ഇന്ദ്രിയ വിഷയ സംബന്ധം പോലെ അങ്ങനെ സഖ്യം ഉത്പ്രേക്ഷിതം എന്ന സഖ്യം അങ്ങനെ കൽപ്പിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു നിയത വ്യവസ്ഥിതിയുണ്ട്. അതശ്ച സർവകൽപ്പാനാം തുല്യ വ്യവഹാരത്വാ കൽപ്പാന്തര വ്യവഹാര അനുസന്ധാനക്ഷമത്വാച്ച ഈശ്വരാണാം സമാന നാമരൂപത. ഇനി സൂത്രത്തോട് യോജിപ്പിക്കുന്നു. സൂത്രത്തിൽ എന്താ പറയുന്നത്? സമാന നാമരൂപത്വാച്ച അതിനൂടെ ഇരിക്കുന്നു. അതശ്ച അതുകൊണ്ട് സർവകൽപ്പാനാം സർവകൽപ്പങ്ങളിലും തുല്യ വ്യവഹാരത്വ വ്യവഹാരം ഒരുപോലെ തന്നെയാണ് വരുന്നത്. കൽപ്പാന്തര വ്യവഹാര അനുസന്ധാന ക്ഷമത്വാച്ച ഈശ്വരാണ്. അവിടെ നേരത്തെ പറഞ്ഞു എന്താണ്? മനുഷ്യൻ തുടങ്ങി ദേവന്മാരെ വരെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ജ്ഞാനത്തിന് പ്രതിബന്ധങ്ങൾ ഏറെയും കുറഞ്ഞു വരിക്കുന്നു. മനുഷ്യന് ഉള്ള ജ്ഞാന സാമർഥ്യത്തെക്കാൾ കൂടുതൽ ജ്ഞാന സാമർഥ്യം ദേവന്മാർക്കുണ്ട്. അതെല്ലാം നമ്മുടെ അനുഭവത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സർവകൽപ്പാനാം തുല്യവ്യവഹാരത്വ കൽപ്പാന്തര വ്യവഹാര അനുസന്ധാന ക്ഷമത്വച്ച ഈശ്വരാണാം ഈശ്വരന്മാർ എന്ന് വെച്ചാൽ ഹിരണ്യഗർഭൻ തുടങ്ങിയ കൽപ്പാധിമൻ അധിപന്മാർ കൽപ്പത്തിന് അധിപന്മാരായിരിക്കും ദിക്പാലകന്മാർ പിതൃക്കൾ അങ്ങനെയൊക്കെയുള്ളവർ ദേവന്മാർ അവരെയാണ് പറയുന്ന ഈശ്വരന്മാരെന്ന്. അവർക്ക് എന്തുവരും? അവർക്ക് ജ്ഞാനശക്തി കൂടിയിരിക്കുന്നു. അതുകൊണ്ട് വ്യവഹാര അനുസന്ധാനക്ഷമത്വം, അവർക്ക് പൂർവകല്പത്തിലെ വ്യവഹാരത്തെ ഓർമ്മിക്കാൻ കഴിയും എന്നാണ്. പുതിയൊരു കല്പം വരുമ്പോൾ ആ കല്പത്തിൽ ഹിരണ്യഗർഭനെ ഓർക്കാൻ കഴിയും. പൂർവ്വകല്പത്തിൽ ഹിരണ്യഗർഭൻ എന്തൊക്കെയാ ചെയ്തു അത് ഓർക്കാൻ കഴിയുന്ന മനുഷ്യന് പറ്റുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്താണെന്ന് പോലും ഓർക്കാൻ കഴിയുന്നില്ല. പിന്നെയാണ് കാരണം ജ്ഞാനത്തിന് പ്രതിബന്ധമുള്ളതുകൊണ്ട്. മറ്റെന്താണ്? പ്രതിബന്ധരഹിതമായി ജ്ഞാനം പ്രകാശിക്കുന്നതുകൊണ്ട് പൂർവ്വകല്പത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് വ്യവഹാര അനുസന്ധാന ക്ഷമത്വ. വ്യവഹാരങ്ങളെ സ്മരിക്കുന്നതിന് ശക്തിയുള്ളതുകൊണ്ട് അങ്ങനെ സമാന നാമരൂപ ഏവ പ്രതിസർഗം വിശേഷ പ്രാദുർഭവന്തി. സമാനമായ നാമരൂപങ്ങൾ ഓരോ സർഗത്തിലും, പൊതുവായി പറയുകയാണ്, ഓരോ സർഗത്തിലും ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. എന്നുവെച്ചാൽ പൂർവ്വകല്പത്തിൽ എങ്ങനെയാണോ ഹിരണ്യഗർഭ ഉണ്ടായത്, ഈ കൽപ്പത്തിലും അതേ നാമത്തോടുകൂടി അതുപോലെ ഒരു ഹിരണ്യഗർഭൻ ഉണ്ടാകുന്നു. പൂർവ്വകല്പത്തിൽ എങ്ങനെയാണോ പൃഥ്വി എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടായത്, അതേ പേരോടുകൂടി അതേ തത്വം ഉണ്ടാകുന്നു. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു? ആ പൂർവ്വകല്പത്തിലെ ശ്രുതി തന്നെ നിമിത്തമായിരിക്കുന്നു. അതേ ശ്രുതി തന്നെ അതേ നാമത്തോടുകൂടി അതേ രൂപങ്ങൾക്ക് നിമിത്തമാകുന്നു. ശ്രുതി പ്രളയത്തിലും നശിക്കുന്നില്ല, വിലീനമായിരിക്കുന്നു എന്നാണ്. അപ്പൊ ശ്രുതി എന്നുള്ള വിടാം. ഈ ശബ്ദം എന്ന് പറയുന്നത് അനാദി അനന്തമായി തുടരുന്നു എന്നാണ് സൃഷ്ടിയിൽ. ചോദിച്ചു മറ്റുള്ളവരുടെ ശബ്ദമോ? ഇവിടെ ശ്രുതി എന്ന് പറയുന്നത് സംസ്കൃതമല്ലേ? ഇംഗ്ലീഷിനും മലയാളത്തിനുമൊക്കെ എന്ത് സംഭവിക്കും പ്രളയത്തിൽ? അപ്പൊ ദൈവത്തിന് അതിന്റെ ഒന്നും ആവശ്യമല്ല സൃഷ്ടിക്കുന്നത്, സംസ്കൃതത്തിലാണ് സൃഷ്ടിച്ചത്. അതൊക്കെ എന്താണ്, അപഭ്രഷ്ടമായ മ്ലേച്ഛ ഭാഷകളാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് സംസ്കൃതത്തെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും നിരാശ വന്നിട്ട് കാര്യമില്ല. ആ ഭാഷയിൽ എന്ത് ചെയ്തു സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഭാഷയോട് പ്രതിപത്തി ഉണ്ടെങ്കിൽ ആ ഭാഷയെ സൃഷ്ടിച്ചൊന്നും സമാധാനപ്പെടുക, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഞങ്ങൾ സംസ്കൃതക്കാർ പറയുമ്പോൾ സൃഷ്ടിച്ചത് സംസ്കൃതത്തിലാണ്, അങ്ങനെ പറയാൻ പറ്റും. സമാന നാമരൂപ പ്രതിസർഗം വിശേഷാഹ പ്രാദുർഭവന്തി. സമാന നാമരൂപത്വാച്ച ആവർത്തോവി മഹാസർഗ മഹാപ്രളയലക്ഷണായാം ജഗത അഭ്യുപഗമ്യമാനായാം ന കശ്ചിത് ശബ്ദ പ്രാമാണ്യാദി വിരോധ. അപ്പോ ഇവിടെ പറയുന്നത് ഓരോ സുഹൃത്തികളും ജാഗ്രതകളും കടന്നു പോകുമ്പോഴും വ്യവഹാരത്തിന് മാറ്റമില്ല. കഴിഞ്ഞ ജാഗ്രതയിൽ ഞാൻ ഏത് ശബ്ദത്തെ ആശ്രയിച്ച് എങ്ങനെ വ്യവഹരിച്ചു അതിനെ ആശ്രയിച്ച് തന്നെ ഈ ജാഗ്രത. ഇതുപോലെ ഈ സമസ്ത പ്രപഞ്ചത്തിലും സമാനമായ ഒരു വ്യവഹാരത്തിന്റെ പ്രവാഹം നടക്കുന്നു എന്ന് നമുക്ക് കൽപ്പിക്കാവുന്നതാണ്. ഇതൊരു കൽപ്പന മാത്രമാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട്. ശങ്കരാചാര്യർ പറയുന്നതുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്ന ഒരു പാരമാർത്ഥിക സത്യത്തെക്കുറിച്ച് പറയും. അത് അനുഭവത്തിലും എന്താണ് യുക്തിയിലൊന്നും അതിനെ നിഷേധിക്കാനായി നമ്മളൊന്നും വളർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നു, സത്യമാണ്. എന്നാൽ വ്യാവഹാരികമായ കാര്യങ്ങളിൽ ശങ്കരാചാര്യർക്ക് അബദ്ധം പറ്റുമെന്നുള്ളതിന് നമുക്ക് ഉടൻ തന്നെ നല്ല തെളിവ് കിട്ടും. അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാവഹാരികമായ കാര്യങ്ങളിൽ ശങ്കരാചാര്യർ പറഞ്ഞതുകൊണ്ട് അത് ശരിയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ട് ശരിയാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഈ വ്യവഹാരം എന്ന് പറയുന്നതിന്റെ സ്വഭാവം തന്നെ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് സത്യമെന്ന് തോന്നുന്നു, നാളെ അസത്യമായി നമുക്ക് തന്നെ ബോധ്യപ്പെടും. അങ്ങനെ എല്ലാവർക്കും അബദ്ധം പറ്റാമെങ്കിൽ ശങ്കരാചാര്യർക്കും അബദ്ധം പറ്റാം. അതാണ് ഈ വർണ്ണത്തെ സംബന്ധിച്ചും മറ്റും അബദ്ധങ്ങൾ പറഞ്ഞു പോയത്. അതിന് ശങ്കരാചാര്യ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് അദ്വൈതത്തിന്റെ ആചാര്യനെ ദോഷം പറയുകയോ കുറ്റപ്പെടുത്തുകയല്ല, ഇതൊക്കെ സംഭവിക്കാമെന്നുള്ള കാര്യം പറയുകയാണ്. ശബ്ദപ്രാമാണ്യാദി വിരോധ, ശബ്ദപ്രാമാണ്യത്തിന് വിരോധം വരുന്നില്ല. എന്തുകൊണ്ട്? ശബ്ദം നിത്യമാണ്, അതിങ്ങനെ അനാദി അനന്തമായി സൃഷ്ടിപ്രളയങ്ങളിലെല്ലാം അതിങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ സൂത്രത്തിൽ എന്തു പറഞ്ഞു? സമാന നാമരൂപത്വാശ്ച വൃത്തു അപി അവിരോധോ ദർശനാ സ്മൃതിശ്ച. ഇക്കാര്യത്തിന് ശ്രുതി സ്മൃതികളെല്ലാം പ്രമാണമുണ്ട്. ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന് നാശം സംഭവിക്കുന്നില്ല. അക്കാര്യമാണ് ഇനി വിശദീകരിക്കുന്നത്.